തിരുവനന്തപുരം വരെ സ്വീകരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത ആറാം അധ്യായം ഒന്നാം ശ്ലോകം. ഇവിടെ ആചാര്യസ്വാമികൾ ചർച്ച ചെയ്തത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കർമ്മയോഗം, അത് ഗൃഹസ്ഥന് വേണ്ടിയിട്ടുള്ളതാണ്. ധ്യാനയോഗം, അത് സന്യാസി. സർവകർമ്മ സന്യാസ സ്വീകരിച്ചാണ് ധ്യാനയോഗം. കർമ്മയോഗം, ചിത്തശുദ്ധിക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന കർമ്മയോഗം ധ്യാനയോഗത്തിന്റെ ബഹിരംഗ സാധനയാണ്. തത്വജ്ഞാനപ്രാപ്തി, അതിന്റെ അന്തരംഗ സാധനയാണ് ധ്യാനയോഗം. അത് സന്യാസിക്ക്. ഇതാണ് ഇവിടെ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇനി ശ്ലോകത്തെ വ്യാഖ്യാനിക്കേണ്ടടുത്ത് അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതി യഹ സസന്യാസി ച യോഗീ ച നിരഗ്നത് ന ചാക്രിയഃ. തസ്മാത് മുനേറ് യോഗമാരുക്ഷോഹോ പ്രതിപന്ന ഗർഹസ്ഥ്യ അഗ്നിഹോത്രാദി കർമ്മ ഫലനിരപേക്ഷം അനുഷ്ഠീയമാനം ധ്യാനയോഗ ആരോഹണ സാധനത്വം സത്വശുദ്ധിദ്വാരേണ പ്രതിപദ്ധ്യതീതി സസന്യാസി ച യോഗീത ഇതി സ്തൂയതേ. ഭാഷ്യകാരന്റെ അഭിപ്രായമനുസരിച്ച് ഇത് ഈ ശ്ലോകം അതിന്റെ മുഖ്യാർത്ഥത്തിലല്ല സ്വീകരിക്കേണ്ടത്. ഇതൊരു സ്തുതി മാത്രമാണ്. കർമ്മയോഗിയെ സ്തുതിക്കുകയാണ്. എങ്ങനെയുള്ള കർമ്മയോഗി? ധ്യാനയോഗ ആരോഹണ സാധനത്വം യോഗം ആരുക്ഷോഹ, യോഗത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് എങ്ങനെയുള്ള ആള്? പ്രതിപന്ന ഗർഹസ്ഥ്യത്തെ സ്വീകരിച്ചിരിക്കുന്ന ഗർഭസ്ഥ്യത സ്വീകരിച്ചാൽ എന്ത് ചെയ്യുന്നു? അഗ്നിഹോത്രാദി കർമ്മ ഫലനിരപേക്ഷം അനുഷ്ഠീയമാണ്. അഗ്നിഹോത്രാദി കർമ്മങ്ങൾ അയാൾ അനുഷ്ഠിക്കുന്നു. എങ്ങനെ? കർമ്മയോഗമായി, ഫലനിരപേക്ഷം. ആചാര്യസ്വാമിയുടെ അഭിപ്രായത്തിൽ കർമ്മയോഗം എന്ന് പറയുന്നത് അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ഫലിച്ചുകൂടാതെ അനുഷ്ഠിക്കുന്നതാണ്. അങ്ങനെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആര്? ഗൃഹസ്ഥ. ഇപ്പൊ കർമ്മയോഗ ഗൃഹസ്ഥന് വേണ്ടിയിട്ടുള്ളതാണ്. ധ്യാനയോഗ ആരോഹണ സാധനത്വം, അതെല്ലാം ധ്യാനയോഗ ആരോഹണത്തിന് സാധനമായി തീരും. എന്നുവെച്ചാൽ ധ്യാനയോഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് നിഷ്കാമകർമാനുഷ്ഠാനം ഒരു ഗൃഹസ്ഥനെ പ്രാപ്തനാക്കുന്നു. എന്നിട്ട് സത്വശുദ്ധിദ്വാരേണ, എങ്ങനെയാണ് അയാൾ ധ്യാനയോഗത്തിന് പ്രാപ്തനായിത്തീരുന്നത്? സത്വശുദ്ധിയിലൂടെ. സത്വം എന്ന് വെച്ചാൽ ചിത്തം, ചിത്തശുദ്ധിയിലൂടെ അയാൾ അതിന് പ്രാപ്തനായിത്തീരുന്നു. സസന്യാസിയുടെ യോഗി ജൈതി സ്തൂയത. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഗൃഹസ്ഥന് അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ഫലിച്ചുകൂടാതെ ചിത്തശുദ്ധിക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന ഒരു ഗൃഹസ്ഥനെ ഇവിടെ സന്യാസിയാണ് യോഗിയാണ് എന്ന് സ്തുതിക്കുകയാണ്. എന്നുവെച്ചാൽ അതിന്റെ മുഖ്യാർത്ഥത്തിലല്ല, ഇത് അർത്ഥവാദപരമായിട്ട് പറയുകയാണ്. സന്യാസിയും യോഗിയും ഒരിക്കലും ഗൃഹസ്ഥനാകത്തില്ല. സന്യാസിയും യോഗി എന്ന് പറയുന്നത് ഗാർഹസ്ഥ്യം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച ആളാണ്. പക്ഷെ ഇവിടെ സ്തുതിച്ചു പറയുകയാണ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതിന്റെ മുഖ്യാർത്ഥത്തിൽ സ്വീകരിക്കുന്നു. അതാണ് ആചാര്യസ്വാമിയുടെ പക്ഷം. അനാശ്രിതോ അനാശ്രിതോ അനാശ്രിത കിം കർമ്മഫലം കർമ്മണ ഫലം കർമ്മഫലം എത്തത് അനാശ്രിത കർമ്മഫലതൃഷ്ണാരഹിത. ഈ ശ്ലോക പദങ്ങളെ വ്യാഖ്യാനിക്കുന്നു. അനാശ്രിത കർമ്മഫലം, കർമ്മഫലത്തെ ആശ്രയിക്കാത്തവൻ എന്ന് പറഞ്ഞ എന്താണ്? കർമ്മഫലതൃഷ്ണാരഹിത, കർമ്മഫലതൃഷ്ണ ഇല്ലാത്തവൻ. അവനാണ് അനാശ്രിത കർമ്മഫലം. യോ ഹി കർമ്മഫല തൃഷ്ണാവാൻ സ കർമ്മഫലം ആശ്രിതവും കൂടി. കർമ്മഫലത്തോട് തൃഷ്ണയുള്ളവൻ, ദുരാഗ്രഹമുള്ളവൻ, അവനെ കർമ്മഫലാശ്രിതനെന്ന് പറയും. അയം തത് വിപരീതോ അതു അനാശ്രിത കർമ്മഫലം. ഇവിടെ പറയുന്ന ഗ്രഹസ്ഥൻ അങ്ങനെയുള്ളവനല്ല, അതിന് വിപരീതനാണ്, അതായത് അനാശ്രിതനാണ്, കർമ്മഫലത്തിൽ തൃഷ്ണയില്ലാത്തവനാണ്. ഏവം ഭൂതഹസൻ കാര്യം കർത്തവ്യം നിത്യം കാമ്യ വിപരീതം അഗ്നിഹോത്രാധികം കർമ്മകരോതി നിർവർത്തയതി. അങ്ങനെയുള്ള ഒരുവൻ കാര്യം കർമ്മകരോതി, കാര്യമായിട്ടുള്ള എന്നുവെച്ചാൽ കർത്തവ്യമായിട്ടുള്ള കർമ്മങ്ങൾ, അത് എങ്ങനെയുള്ളത് ചെയ്യാൻ പാടുള്ളൂ? നിത്യകർമ്മങ്ങൾ. നിത്യകർമ്മം എന്താണ്? കാമ്യ വിപരീത അഗ്നിഹോത്രാധികം. അഗ്നിഹോത്രം രണ്ടു തരത്തിലുണ്ട്, നിത്യ അഗ്നിഹോത്രമുണ്ട്, കാമ്യ അഗ്നിഹോത്രമുണ്ട്. അപ്പൊ കാമ്യ വിപരീതമായിട്ടുള്ള അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ഗൃഹസ്ഥര് ചെയ്യണമെന്ന് വേദത്തിൽ വിധിച്ചിട്ടുള്ള അഗ്നിഹോത്രം പോലെയുള്ള കർമ്മങ്ങൾ, സ്മൃതികളിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ, അത് നിത്യകർമ്മം, അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിത്യകർമ്മം എന്ന് പറയുന്നു. അത്തരം കർമ്മങ്ങൾ ആരാണോ ചെയ്യുന്നത്, നിർവർത്തയതി, ആരാണോ അനുഷ്ഠിക്കുന്നത്, അവനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കശ്ചിത് ഈദൃശ കർമ്മി സ കർമ്മ്യന്തരേഭ്യോ വിശിഷ്യതേ ഇത്യവർത്ഥമാഹ സന്യാസി ച യോഗീച. അവനെന്ത് ചെയ്യുന്നു? ഈദൃശ കർമ്മി, ഇപ്രകാരമുള്ള ഒരു കർമ്മി, ഇങ്ങനെ നിത്യ അഗ്നിഹോത്രം പോലെയുള്ള കർമ്മങ്ങൾ നിഷ്കാമമായി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മി, സക്രമ്യന്തരേഭ്യോ മറ്റു കർമ്മികളിൽ നിന്നും, കാമ്യകർമ്മങ്ങൾ ചെയ്യുന്ന മറ്റ് കർമ്മികളിൽ നിന്നും വിശേഷിക്കുക, അയാളെ വിശേഷിച്ച് കാണിക്കണം. അങ്ങനെയുള്ള ഒരു ഗൃഹസ്ഥന് വേർതിരിച്ച് പറയുന്നു. എന്താണ്? സന്യാസി ച യോഗിക സന്യാസ പരിത്യാഗ സയസ്യ അസ്ഥി സന്യാസി സന്യാസ അസ്യ അസ്ഥീതി സന്യാസി. സന്യാസ ശബ്ദത്തിൽ നിന്ന് തദസ്യ അസ്ഥി എന്നുള്ള അർത്ഥം വരുന്ന നിയമമനുസരിച്ച് ഒരു പ്രത്യം ചേർക്കുന്നു. ഇൻ എന്ന് പറയുന്ന പ്രത്യം ചേർത്ത് സന്യാസി എന്ന് പറയുന്ന ശബ്ദം ഉണ്ടാക്കുന്നു. അതിന്റെ പദ വ്യുത്പത്തിയാണ് ഇവിടെ കാണിച്ചത്. സന്യാസ എന്നുവെച്ചാൽ പരിത്യാഗം. സ യസ്യ അസ്ഥി സ സന്യാസി, അത് ആരിലാണോ ഉള്ളത് അവൻ സന്യാസി. അതിന്റെ വ്യാകരണത്തെ പറഞ്ഞാണ്. യോഗീജ യോഗ ചിത്ത സമാധാനം, ചിത്തത്തിന്റെ സമാധാനം എന്ന് പറഞ്ഞാൽ ഏകാഗ്രത, ചിത്തത്തിന്റെ ഏകാഗ്രത, മനസ്സിന്റെ ഏകാഗ്രത. സ യസ്യ അസ്ഥി സ യോഗി, അത് ആരിലാണോ ഉള്ളത് അവനാണ് യോഗി. ത്യാഗം ആരിലാണോ ഉള്ളത് അവൻ സന്യാസി. ചിത്തസമാധാനം, മനസ്സിന്റെ ഏകാഗ്രത ആരിലാണോ ഉള്ളത് അവൻ യോഗി. ഇത്യവം ഗുണസമ്പന്നമായ മന്ദവ്യ, ഇങ്ങനെയുള്ള ഗുണസമ്പന്നനാണ് ഇവിടെ പറയുന്നതായ ഗൃഹസ്ഥാശ്രമി. അയാൾ അങ്ങനെ മനസ്സിലാക്കണം. എന്ന കേവലം നിരഗ്നർ അക്രിയേവ സന്യാസി യോഗി ചേരി മന്ദവ്യ. കേവലം നിരഗ്നി, അഗ്നിത്യാഗം ചെയ്തവൻ, സന്യാസം സ്വീകരിച്ചിരിക്കുന്നവൻ, അവനല്ല ഒരിക്കലും സന്യാസി, അവനല്ല യോഗി. നിർഗത അഗ്നേഹ കർമാംഗഭൂത യസ്മാസ നിരഗ്നി. നിരഗ്നി എന്തുകൊണ്ട് പറഞ്ഞു? അഗ്നി എന്ന് പറയുന്നത് കർമാംഗമാണ്, യാഗത്തിന്റെ വേദിയിൽ ഉപയോഗിക്കുന്ന അഗ്നികൾ. പലതരത്തിലുള്ള അഗ്നികളെ കുറിച്ച് പൂർവമീമാംസകർ പറയും. അത്തരമുള്ള അഗ്നികളെല്ലാം ആരാണോ ഉപേക്ഷിച്ചത്, ആരാണോ അത്തരം അഗ്നികൾ ഉപേക്ഷിച്ചത്, നിർഗത അഗ്നേഹ കർമ്മാംഗഭൂത, അഗ്നികളെല്ലാം കർമ്മത്തിന്റെ ഭാഗമാണ്. യസ്മാസ നിരഗ്നിഹി, അതുകൊണ്ടവനെ നിരഗ്നി എന്ന് പറയുന്നു, സന്യാസി എന്നർത്ഥം. അക്രിയശ്ച അനഗ്നി സാധന അപി അവിദ്യമാന ക്രിയാഹ തദുപാ തപോദാനാദിക യസ്യ അക്രിയ. ഇനി ക്രിയകൾ, എല്ലാ ക്രിയകൾക്കും അഗ്നി വേണമെന്നില്ല. വൈദികമായ ചില പ്രത്യേക അഗ്നിഹോത്രം പോലെയുള്ള കർമ്മങ്ങൾക്കാണ് അഗ്നിയുടെ ആവശ്യം. അങ്ങനെ അല്ലാതെയുള്ള ക്രിയകളുണ്ട്, അതാണ് പറയുന്നത് നിരഗ്നിർ അക്രിയൻ എന്ന് പറഞ്ഞു. അനഗ്നി സാധന അവിദ്യമാന ക്രിയ, അഗ്നി സാധനമല്ലാതെയുള്ള ക്രിയകൾ, ഇതാണ് തപസ്സും മറ്റും തപോദാനാദികൾ. അത് ഉപേക്ഷിച്ചു, തപസ്സിന് അഗ്നിയുടെ ആവശ്യമില്ല, ദാനത്തിന് അഗ്നിയുടെ ആവശ്യമില്ല, അപ്പോൾ അങ്ങനെയുള്ള ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ ക്രിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. അക്രിയ എന്ന് വെച്ചാൽ അങ്ങനെയുള്ളത് ഉപേക്ഷിക്കുന്നു. അക്രിയ അനഗ്നി സാധന അപ്യവിദ്യമാന യജ്ഞോ ദാന തപ കർമ്മ പാവനാനി മനീഷണ. ഒടുവിൽ 18-ാം അധ്യായത്തിന് വീണ്ടും ചോദിക്കും എന്താണ് സന്യാസം, സന്യാസസ്യ മഹാബാഹ, സന്യാസത്തിന്റെ തത്വം എന്താണ്. അവിടെയും ഇതേ മറുപടി തന്നെ പറയും. അവിടെയും പറയും എന്താണ്, യജ്ഞദാന തപസ്സുകളൊന്നും ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല, അത് മനുഷ്യനെ പവിത്രമാക്കുന്നതാണ്. അവിടെയും ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്ന എന്താണ്, യജ്ഞദാന കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന് ഇവിടെ ക്രിയകളെന്ന് പറയുന്നത്. നമ്മുടെ കർമ്മത്തെ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഒന്ന് അഗ്നിസഹിതമായ കർമ്മം, അത് അഗ്നിഹോത്രം പോലെയുള്ള കർമ്മങ്ങൾ. മറ്റൊന്ന് അഗ്നി ആവശ്യമില്ലാത്ത കർമ്മങ്ങൾ, അത് വൈദികമാണ്. എന്താണ്, ദാനം തപസ് തുടങ്ങിയത്. ഇത് രണ്ടും ഉപേക്ഷിക്കണമെന്നാണ്. അപ്പോൾ അത് അവസാനം വീണ്ടും ചോദിക്കും. അപ്പോൾ അവിടെ പറയും എന്താണ്, ഇത് ഉപേക്ഷിക്കാൻ പാടില്ല, യജ്ഞദാനാദികൾ ഉപേക്ഷിക്കാൻ പാടില്ല. എന്തുകൊണ്ട്, പാപനായി മനുഷ്യന്. അവിടെയും ഭാഷകാരം വ്യാഖ്യാനിക്കും. അങ്ങനെ അതെല്ലാം പറഞ്ഞിരിക്കുന്നത് ഗൃഹസ്ഥനെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പം ഗൃഹസ്ഥനത് ഉപേക്ഷിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സന്യാസി അതെല്ലാം ഉപേക്ഷിക്കണം. സന്യാസിക്ക് അങ്ങനെ യാതൊരു തരത്തിലുള്ള കർമ്മവും പാടില്ല. ആകാമെന്നുള്ള കർമ്മം ഭിക്ഷാജീവനാധികം, ഭിക്ഷ എടുക്കുക, ജീവിക്കുക, അത്തരം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു കർമ്മവും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാൻ ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞതോ അതും പറയും. അത് മുഖ്യാർത്ഥത്തിലല്ല പറയുന്നത്, അല്ലെങ്കിൽ പറയുന്നത് അധികാരി ഭേദമനുസരിച്ച് പറഞ്ഞാണ്. അത് ഗൃഹസ്ഥനെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. പക്ഷെ ആചാര്യസ്വാമിനെ സംബന്ധിച്ച് ഉള്ള പ്രത്യേകത ഇതാണ്, രണ്ട് ഉള്ളു. ഒന്ന് ഗാർഹസ്ഥ്യം, സന്യാസം. ഗാർഹസ്ഥ്യം എന്ന് പറയുമ്പോൾ ഗൃഹസ്ഥനായിരുന്ന ഗൃഹസ്ഥധർമ്മം അനുസരിച്ച് അഗ്നിഹോത്രാദി കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പാടെ ഉപേക്ഷിച്ചിട്ട് ഉള്ള മറ്റൊന്ന്, ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കൊന്നുമില്ല. എന്നുവെച്ചാൽ ഇന്ന് കാണുന്ന ഈ സന്യാസം എന്ന് പറയുന്നത് ശങ്കരാചാര്യരുടെ പട്ടികപ്പെടുന്നതല്ല. കാരണം അവിടെ ഗൃഹസ്ഥധർമ്മം ഇല്ല. സന്യാസി പറയുന്നതായിട്ടുള്ള സർവകർമ്മത്യാഗം അതും ഇന്ന് സന്യാസിമാരിൽ കാണാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ എന്താവും, ശങ്കരാചാര്യരുടെ അഭിപ്രായം അനുസരിച്ച് ഇവർ ഉഭയഭ്രഷ്ടന്മാരാണ്, രണ്ടിലും പെടാത്തവരാണ്. സന്യാസത്തിലും പെടുന്നില്ല, ഗാർഹസ്ഥ്യത്തിലും പെടുന്നില്ല. സന്യാസിയെ സംബന്ധിച്ച് അധ്യയനം അധ്യാപനം ഇതും പാടില്ല. ഒരാളെ ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഭിക്ഷാടനം ഉണ്ടാകും, ഒന്നും പാടില്ല. പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചാൽ അതും പാടില്ല. പ്രഭാഷണം നടത്താനോ അതും പാടില്ല. പിന്നെ മറ്റു കാര്യങ്ങൾ, ലോകസേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന അതും പാടില്ല. ഇതൊന്നും പാടില്ലെങ്കിൽ പിന്നെ ഈ സന്യാസം എന്ന് പറയുന്നത്, ശങ്കരാചാര്യ ഭാഷയിൽ ഈ സന്യാസം എന്ന് പറയുന്നത് എങ്ങും പെടാത്തതാണ്. ഗൃഹസ്ഥധർമ്മത്തിനും പെടില്ല, സന്യാസത്തിനും പെടില്ല. ഉഭയഭ്രഷ്ടന്മാരെന്ന് പറയും, അങ്ങനെയുള്ളവരാണ്. ഒന്ന് പറയുന്ന എന്താണ്, തപോദാനാദിക്രിയേഷ. പക്ഷേ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അവിടെ സന്യാസത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന എന്താണ്, യജ്ഞദാന തപസ്സുകൾ, അത് സന്യാസി ഉപേക്ഷിക്കേണ്ടെന്ന്. അതിന് ആചാര്യസ്വാമികൾ വ്യാഖ്യാനിക്കുന്ന ആ പറഞ്ഞിരിക്കുന്നത് സന്യാസി ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ചിത്തശുദ്ധിയില്ലാത്ത ഗൃഹസ്ഥന ഉദ്ദേശിച്ച് പറഞ്ഞാണ്. അപ്പൊ സത്കർമ്മങ്ങൾ ചെയ്യുക, ലോകസേവനം ചെയ്യുക, ഇതെല്ലാം ഗൃഹസ്ഥന്റെ ധർമ്മമായിട്ടേ നീക്കും ശങ്കരാചാര്യ അഭിപ്രായം അനുസരിച്ച്. സന്യാസിക്ക് അങ്ങനെയുള്ള യാതൊരു പ്രവർത്തനങ്ങളും പാടില്ല. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം, കാരണം അധ്യയനം അധ്യാപനം യജനം യാചനം ദാനം പരിഗ്രഹം തുടങ്ങിയ കർമ്മങ്ങൾ, അത് ബ്രഹ്മകർമ്മം, ബ്രാഹ്മണ കർമ്മമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് സന്യാസി ചെയ്യാൻ പാടില്ല. അപ്പം പിന്നെ അതും എല്ലാം പോയി. അത് ഞാനും ഇങ്ങനെ ചോദിക്കാറുണ്ട് പലപ്പോഴും. അവർ ചോദ്യം എന്നോട് എന്ന് ചോദിക്കും, അതൊക്കെ പിന്നെ എങ്ങനെയാണ്. തനിയെ ചോദിക്കേ നിവൃത്തിയുള്ളൂ. സ്വയം ചോദിക്കുക. ശങ്കരാചാര്യർ പുസ്തകം എഴുതിയിട്ടുണ്ട്, ശങ്കരാചാര്യർ ആശ്രമം ഉണ്ടാക്കിയിട്ടുണ്ട്, ശങ്കരാചാര്യർ വാദപ്രതിവാദം നടത്തിയിട്ടുണ്ട്. പക്ഷെ ശങ്കരാചാര്യർ പറയുന്നത് ഭിക്ഷാടനമല്ല, വേറൊന്നും ചെയ്യാൻ പാടില്ല. ഇത് നമ്മൾ നമ്മളോട് ചോദിക്കുകയല്ല, വേറെ നിവൃത്തിയൊന്നുമില്ല. ശങ്കരാചാര്യർ ഇപ്പൊ കണ്ടുകിട്ടാനും വഴിയില്ല. പിന്നെ വേറെന്താ ചെയ്യുക? ആ ശ്ലോകം നോക്കുക. യഹ ഏതൊരുവനാണോ കർമ്മഫലം അനാശ്രിത കർമ്മഫലം, കർമ്മഫലത്തെ ആശ്രയിക്കാതെ കാര്യം കർമ്മ കരോതി, കർത്തവ്യമായ കർമ്മങ്ങൾ ചെയ്യുന്നത് സസന്യാസി ച യോഗി ച. സന്യാസിയാണ് യോഗിയുമാണ്. നിരഗ്നി, അഗ്നി ത്യാഗം ചെയ്തവൻ, അക്രിയൻ, യജ്ഞദാനാദികൾ ചെയ്യാതിരിക്കുന്നവനും അല്ല സന്യാസി എന്നെങ്കിലും യോഗി എന്ന് പറയുന്നു. ശങ്കരാചാര്യർ ചെയ്ത കർമ്മങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന മറുപടിയാണ് പറയുന്നത്. അതായത് തത്വജ്ഞാനി ചെയ്യുന്ന കർമ്മങ്ങളൊന്നും അതിനെ കർമ്മമായി ഗണിക്കാൻ പാടില്ല, അത് കർമ്മമല്ല എന്ന് പറയും സമാധാനം. പ്രാരബ്ധ ജ്യേഷ്ഠ അതിനെ കർമ്മമായിട്ട് എടുക്കാനേ പാടില്ല എന്ന് പറയും. അപ്പൊ പിന്നെ അതിനെ സംബന്ധിച്ച് പിന്നെ വേറെ ഒരുപാട് ചോദ്യങ്ങൾ വരും. അങ്ങനെ വരുമ്പോൾ അങ്ങനെ പിന്നെ ഈ സന്യാസം ഇവിടെ കാണുന്നു. ഈ പറയുന്ന സന്യാസം പ്രാരബ്ധ ജ്യേഷ്ഠമനുസരിച്ചാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ സർവകർമ്മ സന്യാസം, ഭിക്ഷാടനം മാത്രമുള്ള സന്യാസം, അതാണല്ലോ ശങ്കരാചാര്യർ പറയുന്നത്. അങ്ങനെ ഒരു കർമ്മം ശങ്കരാചാര്യനും കാണുന്നില്ല. അപ്പൊ അതോ ശങ്കരാചാര്യ ചെയ്യുന്ന പ്രവർത്തനങ്ങളോ? ശങ്കരാചാര്യർ മഠം സ്ഥാപിച്ചു, എന്തിനു വേണ്ടി മഠം സ്ഥാപിച്ചു? അവിടെ ശിഷ്യന്മാരെ നിയമിച്ചു, മഠ അമ്മനായ ശങ്കരാചാര്യർ ജീവിച്ചിട്ടുണ്ട്, മഠാമ്മനായ. അതിന് ആ മഠാമ്മനായത്തിൽ പറയുന്നു ധർമ്മത്തെ പ്രവർത്തിപ്പിക്കണം സന്യാസി. ധർമ്മപീഠമാണ് ശങ്കരാചാര്യ മഠങ്ങൾ, അവിടെ ഇരിക്കുന്നതാണ് ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കണം ലോകത്ത്. അതിനു വേണ്ടിയിട്ടാണ് ഭാരതത്തിന്റെ നാല് ഭാഗത്ത് മഠങ്ങളൊക്കെ സ്ഥാപിച്ചത്. അപ്പോൾ നമ്മൾ കാണുമല്ലോ പടത്തിലൊക്കെ ശങ്കരാചാര്യ കയ്യിലൊരു വടി, പോലീസിന്റെ കയ്യിലിരിക്കുന്ന ബാറ്റൺ പോലെ. ധർമ്മം അത് ധർമ്മസാധനമാണ്, രാജാവിന്റെ കയ്യിൽ ചെങ്കോലിരിക്കുമ്പോൾ. അതിനങ്ങനെ ഒരു ഉദ്ദേശം കൂടെയാണ്, ഇപ്പം ധർമ്മത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നു. അപ്പോൾ ശങ്കരാചാര്യന്റെ സന്യാസിമാർക്ക് അങ്ങനെ ഒരിത് കൊടുത്തിരിക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ പറയുന്ന സന്യാസിയുടെ അതിനൊക്കെ പല പല സമാധാനങ്ങൾ പറയുന്നുണ്ട്. പലതും വളരെ തമാശയുള്ളതാണ്, ചിലത് ദൂരമുള്ളതുമാണ്. ഒന്ന് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെയ്തതെല്ലാം പിന്നീട് വന്ന ഏതോ ശങ്കരാചാര്യർ ചെയ്ത അസംബന്ധങ്ങളാണ്. ഈ എഴുതി ശങ്കരാചാര്യർ ഒന്നും ചെയ്തിട്ടില്ല. ഈ ശങ്കരാചാര്യർ ഇത്രയും എഴുതി കഴിഞ്ഞപ്പോൾ ആൾ നിവൃത്തനായി, പിന്നെ യാതൊന്നും ചെയ്തിട്ടില്ലെന്നാണ്. ആ ശങ്കരനെ ആദിശങ്കരൻ എന്ന് പറയുന്നു. പിന്നീട് ഇതൊക്കെ ചെയ്തു കൂട്ടിയ ശങ്കരനെ അഭിനവ ശങ്കരൻ എന്നും പറയുന്നു. ഇങ്ങനെ രണ്ട് ശങ്കരാചാര്യന്മാരുണ്ടെന്നാണ് ഒരു പക്ഷം. അഭിനവ ശങ്കരൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ മഠങ്ങളൊക്കെ സ്ഥാപിക്കുകയും ഇതൊക്കെ എഴുതുകയും ചെയ്തത്, ആദിശങ്കരനല്ല എന്ന് പറയുന്നത്. അപ്പൊ അഭിനവ ശങ്കരന്റെയും ആദിശങ്കരന്റെയും സിദ്ധാന്തത്തിൽ വ്യത്യാസമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ആദിശങ്കരം പഠിപ്പിക്കുന്ന അല്ലെ അഭിനവ ശങ്കരം പഠിപ്പിക്കുന്ന? അപ്പൊ അതിന് സമാനം പറയുന്നത് ഈ അഭിനവ ശങ്കരൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഈ പരമഹംസ സന്യാസത്തിന് അത് ഈ സന്യാസ ദീക്ഷ കൊടുക്കുന്ന ചടങ്ങ് അത് ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലൊക്കെ സന്യാസ ദീക്ഷ കൊടുക്കുന്ന സമയത്ത് ഗുരു പിന്നെ ഗംഗയുടെ തീരത്ത് നിർത്തി ഈ ചടങ്ങുകളൊക്കെ ചെയ്ത് അയാൾ വിവസ്ത്രനായി, വസ്ത്രമൊന്നും ധരിക്കാതെ ആ ദീക്ഷ സ്വീകരിച്ചുകൊണ്ട് അയാൾ നേരെ ഹിമാലയത്തിലേക്ക്, ഹിമാലയത്തിന്റെ ഭാഗത്തേക്ക് അയാൾ ഇങ്ങനെ നടക്കും. ഒരു നാലഞ്ച് ചൂട് കൊടുക്കുമ്പോൾ ഗുരു തിരിച്ചു വിളിച്ച് വസ്ത്രം കൊടുത്ത് അയാളെ വീണ്ടും ലോകത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനെ പരമഹംസനായി പോകേണ്ട, ലോകത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ട്. ഇതിന്നും ഒരു പ്രതീകാത്മകമായിട്ട് ഇന്നും ചെയ്യുന്നുണ്ട്. അപ്പൊ സന്യാസത്തെ ഒരു ഈ പറയുന്ന രീതിയിലുള്ള ഒരു തത്വമായി സ്വീകരിച്ചുകൊണ്ട് ആ വ്യക്തിയോട് വീണ്ടും ലോകത്തിലേക്ക് വന്ന് കർമ്മങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. അതിന്നും സന്യാസത്തിന്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം ചടങ്ങുകളൊക്കെ സന്യാസത്തിൽ കൊണ്ടുവന്നത് ശങ്കരാചാര്യർ പറഞ്ഞ സന്യാസത്തിൽ ഇതൊന്നും ഇല്ല. പക്ഷെ പിന്നീട് അഭിനവ ശങ്കരന്റെ ഇത്തരം ഏർപ്പാടുകൾ സന്യാസത്തിൽ കൊണ്ടുവന്നു, അങ്ങനെ ചൊല്ലി പറയുന്നുണ്ട്. അതിന്റെ ഒന്ന് സത്യസ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പിന്നെ മറ്റൊന്ന് പറയുന്നത് സന്യാസത്തിന് ഒരു തത്വത്തിൽ സ്വീകരിക്കുന്നു, പക്ഷെ അതിന് ഈ പറയുന്ന തരത്തിൽ അതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പക്വത ജീവന്മാർക്കില്ല. ഇല്ലാത്തതുകൊണ്ട് അവർ സമൂഹത്തിൽ നിൽക്കണം, പ്രവർത്തിക്കണം. അപ്പോൾ അതിനുവേണ്ടി ശങ്കരാചാര്യ ശിഷ്യന്മാരെ ഇവരെ ധർമ്മ സംസ്ഥാപകരായിട്ട് ഓരോ സ്ഥലത്ത് നിയോഗിച്ചു. അവരവിടെ ഇരുന്ന് ധർമ്മപ്രവർത്തനം ചെയ്യുക, അതാണ് അവരുടെ ധർമ്മം. അങ്ങനെ നിർദ്ദേശിച്ചു. അവരതിനുള്ള പ്രാപ്തരായിട്ടില്ല. ആരാണോ അതിന് പ്രാപ്തരായിട്ടുള്ളവർക്ക് അവർക്ക് മാത്രമേ ഉള്ളൂ സത്യമായ കർമ്മസന്യാസം. അപ്പോൾ പ്രാപ്തരാകാത്ത ഒരുവൻ സന്യാസത്തിലിരിക്കുക. ഗൃഹസ്ഥാശ്രമത്തിലല്ല, ഗൃഹസ്ഥാശ്രമം വിട്ടു എന്നാൽ സന്യാസത്തിന് അയാൾ പാത്രമല്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരവസ്ഥ, ആ അവസ്ഥയിലിരുന്നു കൊണ്ട് ഗൃഹസ്ഥനുമല്ല എന്നാൽ പരമാർത്ഥത്തിൽ സന്യാസിയുമല്ല. അങ്ങനെ അല്ലാതെ ഇരുന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ, സമൂഹക്ഷേമപരമായ കാര്യങ്ങൾ കൂടെ ചെയ്യുക. അത് അങ്ങനെ വന്ന് ശങ്കരാചാര്യർ പറയുന്നില്ല. ശങ്കരാചാര്യർ പറയുന്ന എന്താണ്, വിവിധു ആണെങ്കിലും അവന് മുമുക്ഷോരവി സർവകർമ്മ ത്യാഗമേവ കർത്തവ്യ എന്നാണ് ശങ്കരാചാര്യ അഭിപ്രായം. മുമുക്ഷു ആണെങ്കിൽ കൂടി അവൻ കർമ്മത്തെ തിരിച്ചു തന്നെ തീർന്നു. പക്ഷെ അതൊക്കെ പ്രായോഗികമായിട്ട് പിന്നീട് വന്ന ആചാര്യൻ ഈ പറയുന്ന അഭിനവ ശങ്കരൻ ഇങ്ങനെയൊക്കെ മാറ്റി എന്നാണ് പറയുന്നത്. പിന്നെ ചിലട്ട് അതല്ല ശങ്കരാചാര്യരുടെ ഇതിൽ തന്നെ ഇതിനകത്ത് തന്നെ ഇതിനുള്ള ചില പഴുതുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരാൾ മുമുക്ഷുവായിട്ടുള്ള ഒരാൾ ഗൃഹസ്ഥാശ്രമം അയാൾ ഒന്നും സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അയാൾ ഉപേക്ഷിക്കുന്നു. അങ്ങനെ ഉപേക്ഷിച്ചിട്ട് അയാൾ വരുമ്പോൾ അയാൾക്ക് ഈ പറയുന്ന സർവകർമ്മത്യാഗം അത് സാധ്യമല്ലാതെ വരികയാണെങ്കിൽ അയാൾക്ക് വീണ്ടും കർമ്മവാസന ഉണ്ടെങ്കിൽ, എന്നാൽ അയാൾക്ക് ഗൃഹസ്ഥധർമ്മത്തെ താല്പര്യമില്ല, അപ്പോൾ അയാൾക്ക് ഈ ലോകധർമ്മ പ്രവർത്തനമായിട്ടിരിക്കാം എന്ന് പറയുന്നു. അല്ലെങ്കിൽ അവസാനത്തെ സമാധാനം ഇതാണ്. എന്താണ്, ജനകന്റെ ഉദാഹരണം പറയും. ജനകനെ പോലെ തന്നെ ഇരുന്നുകൊണ്ട് തത്വജ്ഞാനിയാണെങ്കിലും ലോകസംഗ്രഹാർത്ഥം പ്രവർത്തിക്കുന്നു. അതാണ് ശങ്കരാചാര്യരുടെ ഉദാഹരണം ആണ് ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെ പല സമാധാനങ്ങൾ പറയുന്നു, ഏതെങ്കിലും നമ്മൾ സമാധാനിച്ചോളൂ. അടുത്തത് അനാശ്രിതകർമ്മഫലം കാര്യം കർമ്മ കരോതി യഹ സ സന്യാസീ ച യോഗീ ച നിരഗ്നിർന ചാക്രിയഃ യം സന്യാസമിതി പ്രാഹുർ യോഗം തം ഇദ്ധി പാണ്ഡവ സങ്കൽപ്പോ യോഗി ഭവതി കശ്ചന. ഭാഷ്യം നനു നന്ദിരഗ്നേ അക്രിയ ശിവ ശ്രുതി സ്മൃതി യോഗശാസ്ത്രേഷു സന്യാസിത്വം യോഗിത്വം ച പ്രസിദ്ധം. ഇവിടെ പറയുന്നു സന്യാസി അല്ലെങ്കിൽ യോഗി എന്ന് പറയുന്നത് ശ്രുതി സ്മൃതി യോഗശാസ്ത്രങ്ങളെല്ലാം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? നിരഗ്നി അക്രിയൻ എന്നാ പറഞ്ഞിരിക്കുന്നത്? അത് ശരിയാണ്. സ്മൃതികളിലെല്ലാം പറയുമ്പോൾ ഗാർഹസ്ഥ്യം കഴിഞ്ഞ് വാനപ്രസ്ഥം എന്ന് പറയുന്ന ഒന്നുകൂടെ വച്ചു, അവിടെയും ചില കർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ട്. വിശ്വദേവന്മാർക്ക് ബലിയർപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള ചില കർമ്മങ്ങൾ വാനപ്രസ്ഥനും പറയുന്നുണ്ട്. അതും ഉപേക്ഷിച്ചിട്ട് എന്താണ് നിരഗ്നിയും അക്രിയനുമായിരിക്കുന്നവനാണ് സന്യാസി പരമഹംസൻ, പരമഹംസ പരിപ്രാജകൻ എന്ന് പറയുന്നു. ഒരു തരത്തിലുള്ള കർമ്മങ്ങളുമില്ല, ഒരേ ഒരു കർമ്മം, ശാരീരികമായൊരു കർമ്മം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഭിക്ഷാടനം മാത്രം. അതും ചിലടത്ത് പറയുന്ന എന്താണ് അയാചിതം, വിചാരിക്കാതെ ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നു. ഇപ്പോൾ ശ്രുതി സ്മൃതി യോഗശാസ്ത്രങ്ങളിലെല്ലാം സന്യാസത്വവും യോഗിത്വവും അങ്ങനെ പ്രസിദ്ധമായിരിക്കുന്നു. കഥമിഹ സാഗ്നേ സത്രിയസിച്ച സന്യാസത്വം യോഗിത്വം അപ്രസിദ്ധമിച്ചതേ. അപ്പോൾ സാഗ്നി അഗ്നിയോടുകൂടിയിരിക്കുന്നവൻ, അതായത് അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്യുന്ന ഗൃഹസ്ഥൻ, സക്രിയൻ, അവൻ യജ്ഞദാനാദികൾ ചെയ്യുന്നു, അവനെ ഇങ്ങനെ സന്യാസി എന്ന് യോഗി എന്നും വിളിച്ചു. ഇത് അപ്രസിദ്ധമാണല്ലോ എന്നാ. അതായത് രണ്ട് തരത്തിലുള്ള ചിന്താഗതികൾ പഴയ കാലത്തെയുണ്ട്. അത് ശങ്കരാചാര്യരുടെ കാലശേഷവുമുണ്ട്. രണ്ട് പക്ഷപാതിത്വം, ഒരു ഗൃഹസ്ഥ പക്ഷപാതിത്വം, ഒന്ന് സന്യാസ പക്ഷപാതിത്വം. അപ്പോൾ ഗൃഹസ്ഥ പക്ഷപാതിത്വം എന്ന് പറയുന്നത് എന്താണ്? ഗൃഹസ്ഥനും ജ്ഞാനിയായിരിക്കാം, അത് സന്യാസിക്ക് ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ ഇത്രയും ത്യാഗം ഒക്കെ സഹിച്ചെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ജ്ഞാനികളായിരിക്കുമ്പോൾ ഇതൊന്നും സാധിക്കാതെ ഗൃഹസ്ഥൻ ജ്ഞാനിയായിരുന്നു ചുളിവിൽ കാര്യം സാധിക്കുന്നത് സന്യാസിക്ക് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് സന്യാസിക്ക് അത് പറ്റത്തില്ല. ഗൃഹസ്ഥന്റെ ജ്ഞാനിത്വത്തെ ഞങ്ങൾ അംഗീകരിക്കത്തില്ല. ജ്ഞാനിയാവണമെങ്കിൽ എന്ത് വേണം? എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങളെപ്പോലെ തന്നെ തലയും മുട്ടയടിച്ച് കാവ്യം കൊടുത്തിരുന്നാലേ ഞങ്ങളത് ജ്ഞാനിയാണ് സന്യാസിയാണെന്ന് അംഗീകരിക്കത്തുള്ളൂ. അപ്പോൾ ഗൃഹസ്ഥം പറയും അങ്ങനെയല്ല, അതിൻ്റെ ആവശ്യമില്ല. ചിലരങ്ങനെ ആകുന്നുണ്ടെങ്കിൽ അത് അവരുടെ തലയിലെഴുത്താണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതെല്ലാം ഗൃഹസ്ഥാശ്രമത്തിൽ തന്നെ ഇരുന്ന് ഭാര്യയും മക്കളെയൊക്കെ നോക്കിയിരിക്കും, പക്ഷെ മനസ്സുകൊണ്ടെല്ലാം ചെയ്യിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന്, ഇത് പണ്ടേ ഉണ്ട്, ഈ തർക്കം പഴയ കാലം മുതലേ ഉണ്ട്. ഗൃഹസ്ഥനായിരുന്ന, അപ്പോൾ ഗൃഹസ്ഥനായിരുന്ന് സന്യാസിയായിരിക്കുന്ന അവർ ഉദാഹരണം പറയും. അത് കണ്ടില്ലേ, ജനകനും മറ്റും കണ്ടിട്ടില്ലേ. അപ്പോൾ അവർ പറയും അതങ്ങനെ യാജ്ഞവൽക്കിയൻ ഗൃഹസ്ഥനായിരുന്നിട്ട് അവസാനം ഭാര്യ ഉപേക്ഷിച്ച് സന്യാസിയായില്ലേ എന്ന് മറുപക്ഷം ചോദിക്കും. അങ്ങനെ ആയിട്ടുണ്ടെങ്കിലും ജനകനും ഉപേക്ഷിച്ചില്ലല്ലോ, അപ്പോൾ ഗൃഹസ്ഥനും ആകാമല്ലോ സന്യാസിയാകാമല്ലോ. ഇതിങ്ങനെ പറയും. അവർ അങ്ങനെയാണെങ്കിലും അത് പൂർണ്ണത വരത്തില്ല. കാരണം യാജ്ഞവൽക്കിയൻ അവസാനം തത്വജ്ഞാനിയായി ഇരുന്നിട്ടും കുലപതിയായിരുന്നിട്ടും അവസാനം ഭാര്യ വിളിച്ച് പറഞ്ഞു ഇത് പോരാ, എനിക്ക് ഇനി ഇത് ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഗാർഹസ്ഥ്യം പൂർണ്ണമല്ല, അതുകൊണ്ട് സന്യാസത്തിൽ തന്നെ വരണമെന്ന് പറഞ്ഞു. ഈ ഒരു തർക്കം രണ്ടുപേരും അവരവരുടെ പക്ഷം പിടിച്ചുകൊണ്ടുള്ള ആരാണ്, ഗൃഹസ്ഥനാണോ വലുത് അതോ സന്യാസിയാണോ വലുത്? അപ്പോൾ അങ്ങനെ ഗൃഹസ്ഥനാണ് വലുതെന്ന് പറയുന്ന അവർ പറയും ഈ സന്യാസിമാരെല്ലാം കള്ളന്മാരാണ് എന്ന് പറയും. ഇവർ കാവ്യം കൊടുക്കുന്നതൊന്നുമല്ല സന്യാസം എന്ന് പറയും. സന്യാസി പറയും എന്താണോ, ഈ ഗൃഹസ്ഥ ഇത് വെറുതെ പറയുന്നതാണ്, നടക്കുന്ന കാര്യമില്ല, നമ്മൾ സന്യാസിയായിട്ട് നടക്കുന്നുണ്ട്, പിന്നെയാണോ ഗൃഹസ്ഥനായിട്ട് നടക്കുന്നത്. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും. അപ്പോൾ അതിനനുസരിച്ച് ഗ്രന്ഥങ്ങളുമുണ്ട്. അപ്പോൾ ആ ഗൃഹസ്ഥന്റെ മാർഗത്തെ ന്യായീകരിക്കുന്നതിന് വാസിഷ്ഠം പോലെയുള്ള ഗ്രന്ഥങ്ങൾ അതിനുവേണ്ടി എഴുതിയിട്ടുള്ളതാണ്. സന്യാസത്തിന്റെ ആവശ്യമില്ല, ഗൃഹസ്ഥനായിരുന്നുകൊണ്ട് തന്നെ ഇത് സാധിക്കാം എന്ന് പറഞ്ഞു. പറഞ്ഞ് രാമൻ വിരക്തനായി എല്ലാം ഉപേക്ഷിക്കാൻ തുടങ്ങും. അപ്പോൾ വാസിഷ്ഠം ഉപദേശിക്കുകയാണ്, നീ ഒന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. അതിനൊരുപാട് ചൂടാനയുടെയും മറ്റും കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഗൃഹസ്ഥധർമ്മത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നിനക്ക് ആർജിക്കാൻ വേണ്ടി സന്യാസം സ്വീകരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അത് ഉടനെ തന്നെ ശിവബ്രഹ്മർഷിയുടെയും മറ്റും കഥകളെടുത്തുകൊണ്ട് അങ്ങനെയുള്ള ത്യജിച്ചാലേ ശരിയാവും എന്ന് പറഞ്ഞ് സന്യാസപക്ഷം അവർക്ക് പറ്റിയ ഗ്രന്ഥങ്ങൾ അതുമുണ്ട്. അപ്പോൾ ഈ ശങ്കരാചാര്യരുടെ പരമ്പരയിൽ തന്നെ പിന്നീട് ഈ രണ്ടു പക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഭാഗങ്ങളും. ഭാമതി പ്രസ്ഥാനം എന്ന് പറയുന്നത് അങ്ങനെ വരുന്നുണ്ട്. അത് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. വിവരണ പ്രസ്ഥാനം എന്ന് പറയുന്നതല്ല, സന്യാസം കൂടിയേ തീരും അങ്ങനെ ഇന്നവരാണ്. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള ചില ആശയപരമായ സംഘടനകളൊക്കെ ഇതിനകത്തുണ്ട്. ഇവിടെ ഇപ്പോ പറയുന്നത് എന്താണ്? ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഇത് ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. സന്യാസിച്ച യോഗീച്ച, ഗൃഹസ്ഥനായിരുന്നാലും കുഴപ്പമൊന്നുമില്ല, ഗൃഹസ്ഥധർമ്മത്തിയിരുന്നാലും മതി, അവന് നിരഗ്നിയും അക്രിയനുമാകേണ്ട കാര്യമില്ല. അപ്പൊ അർജുനനോടും അതല്ലേ പറയാൻ പറ്റും, അർജുനൻ ഉപദേശിക്കുന്നു അതാണ് എന്നാണ്. പക്ഷേ അങ്ങനെയുള്ള ഈ രണ്ടാശയങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് വിരുദ്ധ തലങ്ങളായിട്ടല്ല. ഇതിന് ആരാണോ, ആര് ഏതിനധികാരിയാണോ അവൻ അതനുഷ്ഠിക്കാന്ന് പറഞ്ഞ അവിടെ തർക്കമുണ്ട്. ഈ പറയുന്ന വാദപ്രതിവാദങ്ങളുടെ ആവശ്യമില്ല. ഗൃഹസ്ഥനാണോ വലുത്, അല്ലെങ്കിൽ സന്യാസിയാണോ വലുത് എന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അപ്പോ സന്യാസത്തിന്, സന്യാസം എന്ന് പറയുന്നത് അതിന്റെ സംസ്കാരമുള്ളവനെ പറ്റും. ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത് അതിന്റെ സംസ്കാരമുള്ളവൻ. അപ്പൊ ഗൃഹസ്ഥധർമ്മത്തിന്റേതായ സംസ്കാരമുള്ളവന് അത് തന്നെയാണ് ശ്രേഷ്ഠം. സന്യാസത്തിന്റെ സംസ്കാരമുള്ളവൻ അതാണ് ശ്രേഷ്ഠം. അതായത് ഒരാൾ മെച്ചം, ഒരാൾ മോശമാണ് എന്ന് പറയാൻ പറ്റത്തില്ല. രണ്ടിനും ഉദാഹരണങ്ങളുണ്ട്, രണ്ടിനും പ്രമാണങ്ങളുണ്ട്. പിന്നെ സന്യാസി ആയിട്ട് ഗൃഹസ്ഥനാകുന്നതിന് പ്രമാണമില്ല, അങ്ങനെ ഒരു പ്രമാണമില്ല. സന്യാസ മാർഗത്തിലാണെങ്കിൽ ആ മാർഗത്തിൽ പോവുക, അതിന് ശാസ്ത്രം അംഗീകരിക്കുന്നു. ഇനി ഗൃഹസ്ഥധർമ്മത്തിലാണെങ്കിൽ ഗൃഹസ്ഥൻ മോക്ഷം കിട്ടണമെങ്കിൽ ഗൃഹസ്ഥൻ സന്യസിച്ചേ മതിയാകൂ എന്നുള്ള നിർബന്ധമുള്ള ആളാണ് ശങ്കരാചാര്യസ്വാമി. അത് ചിലർ അംഗീകരിക്കുന്നില്ല. അതാണ് വാസിഷ്ഠം പോലെയുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പിൽക്കാലത്ത് അതിന്റെ ആവശ്യമില്ല. ഗൃഹസ്ഥന് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്ന് തന്നെ സന്യാസം കൂടാതെ തന്നെ തത്വജ്ഞാനം മോക്ഷം ഉണ്ടാവാം. അത് വേറൊരു പക്ഷം. അതിനംഗീകരിക്കുന്ന, അതിന് പ്രമാണമായിട്ടുള്ള പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതിനോ ആരാണോ അധികാരി അവർ അതിലിരിക്കുക. ഒരു ഗൃഹസ്ഥന് സന്യാസം സ്വീകരിക്കാം, സ്വീകരിക്കാതെ ഇരിക്കാം. അപ്പോൾ അയാൾ ഗൃഹസ്ഥനായിരിക്കുന്നു, സന്യാസിയായിരിക്കുന്നു എന്നുള്ളതല്ല, അത് അയാളുടെ മനസ്സെങ്ങനെയാണ്, അതാണ് മുഖ്യം. അതുകൊണ്ടാണ് പറയുന്നു, മനഃകൃതം കൃതം രാമ ശരീരകൃതം കൃതം എന്ന് രാമന് ഉപദേശിക്കുന്ന അതുകൊണ്ടാണ്. അതിന്റെ തത്വം അതാണ്. എന്താണ്? നീ ഇത് ഉപേക്ഷിക്കേണ്ട കാര്യമില്ല, ഗൃഹസ്ഥനായിരുന്നാലും മതി. അതാണ് അതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് വാസിഷ്ഠം പോലെയുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നത്. പക്ഷെ ആചാര്യസ്വാമിയും അതൊരിക്കലും അംഗീകരിക്കത്തില്ല. പിൽക്കാലത്ത് വന്നതുമാണ് വാസിഷ്ഠവും മറ്റും. സാധാരണഗതി ചിന്തിക്കുമ്പോൾ ശങ്കരാചാര്യർക്ക് ശേഷം വന്നതാണ്. അതായത് ശങ്കരാചാര്യന്റെ ഈ വാശി, നിർബന്ധം, ഗൃഹസ്ഥധർമ്മം ഉപേക്ഷിച്ചാലേ മോക്ഷം കിട്ടത്തുള്ളൂ എന്നുള്ള ഈ വാശി വന്നപ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയുള്ളവരാണ് രാമനെയും വസിഷ്ഠനെയും മുൻനിർത്തി അങ്ങനെ ഒരു ഗ്രന്ഥം എഴുതിയത്. അങ്ങനെയല്ല, അല്ലാതെ ഞങ്ങൾ മോക്ഷം സാധിച്ചു തരാം എന്ന് പറഞ്ഞ് അങ്ങനെ ഗ്രന്ഥം എഴുതിയത്. രണ്ട് ഇത് പണ്ടേ ഉള്ള കാര്യമാണ്. അതിന് പ്രധാന കാരണക്കാരൻ ശങ്കരാചാര്യന്. ശങ്കരാചാര്യ കാര്യം വാശിയോടുകൂടി അങ്ങ് പിടിച്ചു. എന്താണ്? ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ചേ പറ്റും. അല്ലാതെ ഒരാൾ സന്യാസിയെന്നോ യോഗിയെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗൗണമായി പറയുന്നതാണ്, മുഖ്യമായ അർത്ഥത്തിൽ അല്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിന് പ്രധാനമായിട്ടുള്ള കാര്യം ഇതൊരുവനെ അതാക്കുന്നത് അവന്റെ സംസ്കാരമാണ് എന്നുള്ള കാര്യത്തിനല്ല അവിടെ പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ ഇവിടെ പറയുന്നു, സാഗ്രേ സക്രിയസിക സന്യാസിത്വ യോഗിത്വം അപ്രസിദ്ധം വെച്ച്. ഇതൊരിക്കലും പ്രസിദ്ധമല്ലല്ലോ. ഒരുവൻ സാഗിനിയായിരിക്കുന്നു എന്നുവെച്ചാൽ ഗൃഹസ്ഥനായിരിക്കുന്നു, സക്രിയനായിരിക്കുന്നു, അവൻ ഗൃഹസ്ഥധർമ്മം അനുഷ്ഠിക്കുന്നു, അവൻ സന്യാസിത്വ യോഗിത്വം ഇതൊരിടത്തും പറഞ്ഞിട്ടില്ലല്ലോ. ഇനി നൈഷദോഷ, ഒരു ദോഷമൊന്നുമില്ല. ഭാഷകാലം പറയുന്നു, കയാചിത് ഗുണവൃത്യാ ഉഭയസ്യ സംപിപാദയിഷി തത്വാ പറയുന്നു. ഇത് ഗുണവൃത്തിയാണ്, അതായത് ഗൗണപ്രയോഗം. അങ്ങനെ ഭഗവാൻ ഒരു ഗൗണമായിട്ട് അങ്ങനെ പറയുകയാണ്, സ്തുതിച്ച് പറയുകയാണ്, അല്ല മുഖ്യമായ അർത്ഥത്തിലല്ല. അങ്ങനെ പറയുന്നത് കയാചിത് ഗുണവൃത്തി, എന്തിനാ അങ്ങനെ ഒരു ഗൗണപ്രയോഗം നടത്തുന്നു? ആ അത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. കയാചിത് എന്ന് പറയുന്നു എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു. ഉഭയസ്യ സമ്പാദി സംവിപാദേഷിതത്വം, അതിനെ സമർത്ഥിക്കാൻ പറയുന്നതിന് സമ്പാദനം ചെയ്യുന്നതിനുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് ഭഗവാൻ എന്നാണ്. തത്കഥം എങ്ങനെ കർമ്മഫല സങ്കല്പ സന്യാസിത്വം യോഗാംഗത്വേന ച കർമാനുഷ്ഠാന കർമ്മഫല സങ്കല്പസ്യ വാ ചിത്തവിക്ഷേപഹേതുഃ പരിത്യാഗാദ് യോഗിത്വം ചേരി ഗൗണം ഉഭയം ന പുനർമുഖ്യം സന്യാസിത്വം യോഗിത്വം ചാഭിപ്രേതം ഇത്യേതം അർത്ഥം ദർശയിതുമാഹ. പറയുന്ന ഇവിടെ ഭഗവാൻ പറയുന്നത് ഗൗണമായിട്ടാണ്, മുഖ്യമായിട്ടല്ല. സസന്യാസിച്ച യോഗീച്ച എന്നെല്ലാം പറയുന്നു. എന്താണ് ആ ഗൗണപ്രയോഗം എന്ന് വിശദീകരിക്കുന്നു. കർമ്മഫല സങ്കല്പ സന്യാസാദ് സന്യാസിത്വം. കർമ്മഫല സങ്കല്പത്തെ സന്യസിച്ചിരിക്കുന്നതുകൊണ്ട് അയാൾ സന്യാസിയാണ്, ആരുഗ്രഹസ്ഥൻ, കർമ്മഫല ഇച്ഛയില്ല. യോഗാംഗത്വേന ച കർമാനുഷ്ഠാന, എന്തുകൊണ്ട് കർമാനുഷ്ഠാനം അയാൾ കർമ്മയോഗമായി ചെയ്യുന്നു. കർമ്മഫല സങ്കല്പസ്യ വാ ചിത്തവിക്ഷേപ ഹേതുഃ പരിത്യാഗാത്, നിഷ്കാമമായി കർമ്മം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കർമ്മഫല സങ്കല്പം അതെന്താണ്, ചിത്തവിക്ഷേപത്തിന് ഹേതുവാണ്, അതിനെ അയാൾ പരിത്യജിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് യോഗിത്വം. ഒന്നുകിൽ അയാൾ യോഗാംഗമായിട്ട് കർമ്മം ചെയ്യുന്നു, മുഖ്യമായ യോഗത്തെ പ്രാപിക്കുന്നതിന് വേണ്ടി കർമ്മം ചെയ്യുന്നു, അല്ലെങ്കിൽ കർമ്മഫലത്തെ സങ്കല്പത്തെ തിരിച്ചിട്ട് കർമ്മം ചെയ്യുന്നു. അതുകൊണ്ട് അയാൾ യോഗിയുമാണ്. ശരി, ഗൗണം ഉഭയം ന പുനർമുഖ്യം. അതുകൊണ്ട് ഇവിടെ ഗൃഹസ്ഥന് സന്യാസിയെന്നും യോഗിയെന്നും വിളിച്ചിരിക്കുന്നത് ഗൗണമായിട്ടാണ്. ഇവിടെയാണ് തർക്കമുള്ളത്. ആധുനികന്മാരായ വ്യാഖ്യാതാക്കൾ പലരും പറയുന്നത് ഇവിടെ ഗൃഹസ്ഥനെ യോഗിയെന്നും സന്യാസിയെന്നും വിളിച്ചിരിക്കുന്നത് മുഖ്യമായ അർത്ഥത്തിൽ തന്നെ. ഏതൊരു ഗൃഹസ്ഥനാണോ ഫലസങ്കല്പം കൂടാതെ കർമ്മം ചെയ്യുന്നത്, ഏതൊരാളുടെ മനസ്സിലാണോ ഏതൊരാളാണോ യോഗത്തെ ശീലിക്കുന്നത് അയാൾ യോഗിയുമാണ്, സന്യാസിയുമാണ്. അതിനുവേണ്ടിയിട്ട് ഗൃഹസ്ഥധർമ്മത്തെ ഉപേക്ഷിച്ച് ചതുർത്ഥാസനം സ്വീകരിക്കണമെന്നില്ല എന്നാണ് ആധുനിക വ്യാഖ്യാതാക്കൾ പറയുന്നത്. ശങ്കരാചാര്യർക്ക് ശേഷം വന്നിട്ടുള്ള, ആധുനിക കാലത്ത് വന്നിട്ടുള്ള വ്യാഖ്യാതാക്കളല്ല. ശങ്കരാചാര്യരുടെ അഭിപ്രായത്തോട് അവർ യോജിക്കുന്നില്ല. ശങ്കരാചാര്യർ പറഞ്ഞാൽ അത് ശരിയല്ല. എന്നാ പിന്നെ മുഖ്യം സന്യാസിത്വം യോഗിത്വം. ഇവിടെ ഗൃഹസ്ഥന് മുഖ്യമായ സന്യാസിത്വവും യോഗിത്വവും പറഞ്ഞിട്ടില്ല. അഭിപ്രേതം ഇത്യേതം അർത്ഥം ദർശയിതുമാഹ, ഇക്കാര്യത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്നാണ്. അപ്പൊ ഇതിന്റെ മുഖ്യ അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗൃഹസ്ഥനും സന്യാസിയാണ് യോഗിയാണ്. അഞ്ജനസ്വാമികൾ പറഞ്ഞിരിക്കുന്ന അർത്ഥത്തിലെടുത്തു കഴിഞ്ഞാൽ ചതുർത്ഥാശ്രമി മാത്രമേ സന്യാസിയും യോഗിയുമാകുന്നുള്ളൂ. ഗൃഹസ്ഥൻ ഒരിക്കലും സന്യാസിയോ യോഗിയോ ആകത്തില്ല. ഇതാണ് ഇത് പറയുന്നു. ഇനി ശ്ലോകത്തിൽ നോക്കുക. പാണ്ഡവ അല്ലയോ അർജുന, എം സന്യാസം ഇതി പ്രാഹു, ഏതൊന്നിനെയാണോ സന്യാസം എന്ന് പറഞ്ഞത്, അത് വ്യക്തിയെ യോജിപ്പിക്കാം. ഏതൊരുവനെയാണോ സന്യാസം എന്ന് പറഞ്ഞത് തം യോഗം ഇതി, അതിനെ തന്നെ അവനെ തന്നെ യോഗിയായിട്ടും മനസ്സിലാക്കണം. ഹ്യസന്യസ സങ്കല്പോ യോഗി ഭവതി കശ്ചന, സങ്കല്പത്തെ സന്യസിക്കാത്തവൻ അവനൊരിക്കലും യോഗിയാകത്തില്ല. സങ്കല്പത്യാഗമാണ് യോഗം എന്ന് പറയുമ്പോൾ എന്താണ്, ബാഹ്യമായി അവൻ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല, അവനേ ധർമ്മത്തിലിരിക്കുന്നു എന്നുള്ളതല്ല, അവൻ ഗൃഹസ്ഥനായിരിക്കുന്നു അതോ സന്യാസധർമ്മത്തിലിരിക്കുന്നു എന്നുള്ളതല്ല, അവന്റെ മനസ്സിന്റെ സങ്കല്പം, അതാണ് മുഖ്യം. അസന്യസ്ത സങ്കല്പം, കർമ്മം ചെയ്യുന്നു, കർമ്മത്തെക്കുറിച്ചും കർമ്മഫലങ്ങളെക്കുറിച്ചുമുള്ള സങ്കല്പങ്ങൾ, അഹന്തയും സ്വാർത്ഥതയുമുള്ള സങ്കല്പങ്ങൾ, ഫലത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, അഭിമാനത്തെ ഉണ്ടാകുന്ന സങ്കല്പങ്ങൾ, അല്ലെങ്കിൽ രാഗദ്വേഷാദികളെ വളർത്തുന്ന സങ്കല്പം, ഈ സങ്കല്പങ്ങളെല്ലാം ഉപേക്ഷിച്ചവൻ അവൻ സന്യാസിയാണ്, യോഗിയാണ്. അവൻ ഗൃഹസ്ഥാശ്രമത്തിലാകാം, അല്ല സന്യാസാശ്രമത്തിനും ആകാം. അങ്ങനെ പക്ഷെ ഭാഷകാരൻ അങ്ങനെ വ്യാഖ്യാനിക്കത്തില്ല. ഭാഷകാരൻ പറയും അങ്ങനെ വ്യാഖ്യാനിക്കാനൊക്കത്തില്ല. സന്യാസി വേറെയാണ്, ഗൃഹസ്ഥം വേറെയാണ്. അസന്യസ്ത സങ്കല്പം. പക്ഷെ ഇന്നത്തെ കാലത്തിനനുസരിച്ചും മാറിയ പരിസ്ഥിതിക്കനുസരിച്ചും എന്താണ് രണ്ടാമത്തെ വ്യാഖ്യാനമാണ് കൂടുതൽ യോഗിക്കുന്നത്. അസന്യസ്ത സങ്കല്പൻ അവൻ യോഗിയാണ്, യോഗിയാകത്തില്ല. സന്യസ്ത സങ്കല്പനാണ് യോഗി. അവനേത് ധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു. ഗൃഹസ്ഥനായിക്കൊള്ളട്ടെ, സന്യാസി ആയിക്കൊള്ളട്ടെ, അവന്റെ സന്യസ്ത സങ്കല്പനാണ്. അവന്റെ സങ്കല്പങ്ങളെ സന്യസിച്ചിരിക്കുന്നുവെങ്കിൽ അവൻ യോഗിയാണ്, അവൻ സന്യാസിയുമാണ്. അപ്പോൾ അതിന്റെ വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സന്യാസം എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു ധർമ്മമായിട്ടാണ് അന്ന് കണ്ടിരുന്നത്, ചതുർത്ഥാശ്രമമായിട്ട്. അപ്പൊ സന്യാസത്തെ ഒരു ആശ്രമമായി കാണുമ്പോൾ അവിടെ ഇത് പറയാൻ പറ്റത്തില്ല. മറിച്ച് സന്യാസത്തെ കേവലം ഒരു തത്വമായിട്ട് കാണുകയാണെങ്കിൽ ഇതിനെ മുഖ്യ അർത്ഥത്തിൽ എടുക്കാം. അവിടെയാണ് ഈ വരുന്ന വ്യത്യാസം. പഴയ ഭരണ ആശ്രമ വ്യവസ്ഥ അനുസരിച്ച് സന്യാസം ഒരു ആശ്രമമാണ്. എന്നുവെച്ചാൽ സന്യാസം എന്ന് പറയുന്ന ഒരു ജീവിതക്രമമാണ്. ആ ജീവിതക്രമമായിട്ട് സന്യാസത്തെ സ്വീകരിക്കുമ്പോൾ അവിടെ അയാൾ നിരഗ്നിയായിരിക്കണം, അക്രിയനായിരിക്കണം, അങ്ങനെ വേണ്ടി വരുന്നു. പക്ഷേ സന്യാസത്തെ ഒരു തത്വമായിട്ട് സ്വീകരിക്കുമ്പോൾ ഒരാൾ സന്യസ്ത സങ്കല്പനായിരിക്കുന്നു, സങ്കല്പങ്ങളെ സന്യസിച്ചവനായിരിക്കുന്നു. അപ്പോൾ അത് എവിടെയും യോജിപ്പിക്കാം. അപ്പോൾ ജനകന് സന്യാസിയാണ്, ഗൃഹസ്ഥധർമ്മത്തിയിരുന്നു, അയാൾ സന്യാസിയാണ്. കാരണം അയാൾ ഗൃഹസ്ഥനും എന്ത് ചെയ്തിരിക്കുന്നു, അവിടെ സങ്കല്പത്തെ സന്യസിച്ചിരിക്കുന്നു. സുഖബ്രഹ്മർഷിയും സന്യാസിയാണ്. അപ്പോൾ ആ ഗൃഹസ്ഥന്റെ ഗൃഹസ്ഥ സന്യാസം, അപ്പോൾ ഈ തർക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഗൃഹസ്ഥനാണോ ശ്രേഷ്ഠൻ അതോ ചതുർത്ഥാശ്രമിയാണോ, ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ കഥകളൊക്കെ ഉണ്ടായത്. എന്താണ് ഈ ദേവി ഭാഗവതത്തിനും വരുന്ന അതൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ, പിൽക്കാലത്തുണ്ടാക്കിയ കഥകളാണിതെല്ലാം. വ്യാസന്റെ പേരിൽ ജനകൻ ഗൃഹസ്ഥനായിരുന്നു, ജനകന്റെ അടുത്ത് സന്യാസിയായ സുഖബ്രഹ്മർഷി പറഞ്ഞുകൊണ്ടു. അപ്പോൾ അവിടെ നിന്ന് സന്യാസം പഠിക്കാൻ വേണ്ടി ഗൃഹസ്ഥനിൽ നിന്ന് ഇത്തരം കഥകളൊക്കെ ഉണ്ടായത് ഈ തർക്കത്തിന്റെ ഭാഗമായിട്ടാണ്. ഗൃഹസ്ഥനാണോ ശ്രേഷ്ഠൻ അത് സന്യാസിയാണോ, അത്തരം തർക്കമില്ലെങ്കിൽ പിന്നെ ഇത്തരം കഥകളുടെയും ആവശ്യമില്ല. അത്തരം കഥകൾക്കും വലിയ പ്രസക്തികളൊന്നുമില്ല. അപ്പോൾ അത് രണ്ട് സംസ്കാരമുള്ളവരുടെ രണ്ട് അധികാരികൾക്ക് വേണ്ടിയിട്ട് രണ്ട് ജീവിതക്രമം, സന്യാസത്തിന്റെ ഒരു ജീവിതക്രമം, മറ്റൊന്ന് ഗൃഹസ്ഥന്റെ ജീവിതക്രമം എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉള്ള തർക്കങ്ങളൊന്നുമില്ല, അത് സമ്മതമായി തീരും. യം സർവകർമ്മ തദ്ഫല പരിത്യാഗലക്ഷണം പരമാർത്ഥ സന്യാസമിതി പ്രാഹു. പരമാർത്ഥ സന്യാസം എന്ന് പറയുന്നതാണ് ഭാഷ്യകാരൻ അതിനെ തന്നെ വ്യാഖ്യാനിക്കുന്നു. സർവകർമ്മ തദ്ഫല പരിത്യാഗലക്ഷണം, സർവകർമ്മങ്ങളെയും അതിന്റെ ഫലത്തെയും പരിത്യജിക്കുന്നു. പരമാർത്ഥ സന്യാസം, അതാണ് പരമാർത്ഥ സന്യാസം. ചതുർത്ഥാശ്രമം ഇതി പ്രാഹു ശ്രുതി സ്മൃതി വിദഹ, ശ്രുതി സ്മൃതി വിത്തുക്കൾ. യോഗം കർമാനുഷ്ഠാന ലക്ഷണം തം പരമാർത്ഥ സന്യാസം വിധി ജാനീഹി ഹേ പാണ്ഡവ. അതിനെ തന്നെ എന്താണ് യോഗമായിട്ടും അറിയണം. ഇവിടെ യോഗം എന്ന് പറയുന്നുണ്ട്, ഭാഷകാരം പറയുന്നു കർമാനുഷ്ഠാന ലക്ഷണം. ആ പരമാർത്ഥ സന്യാസത്തെ തന്നെ കർമാനുഷ്ഠാനമായും കാണണം. എന്നുവെച്ചാൽ ഗൃഹസ്ഥനെയും ചതുർത്ഥാശ്രമിയും ഇവിടെ സമന്വയിപ്പിച്ച് പറയുകയാണ്. വിധി ജാനീഹി ഹേ പാണ്ഡവ. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? കർമ്മയോഗസ്യ പ്രവൃത്തി ലക്ഷണസ്യ തദ്വിപരീതേന നിവൃത്തി ലക്ഷണേന പരമാർത്ഥ സന്യാസിന് കീദൃശ സാമാന്യ അംഗീകൃത്യ തദ്ഭാവിച്ചത് ചോദ്യം വരികയാണ്. സന്യാസം തന്നെ യോഗമെന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്തോന്നു? സന്യാസം തന്നെ ഗൃഹസ്ഥാശ്രമം. ഇതെങ്ങനെ യോജിക്കുന്നതാണ് ഭാഷ്യകാരൻ എന്നോടൊരു പൂർവപക്ഷി യോജിക്കുന്നത്. കർമ്മയോഗസ്യ പ്രവൃത്തി ലക്ഷണസ്യ, കർമ്മയോഗം എന്ന് പറയുന്ന എന്താണ്? പ്രവൃത്തി ലക്ഷണമാണ്. തദ്വിപരീതേന നിവൃത്തി ലക്ഷണേന പരമാർത്ഥ സന്യാസേന, അതിന് നേരെ വിപരീതമാണ് നിവൃത്തി ലക്ഷണമായിരിക്കുന്ന പരമാർത്ഥ സന്യാസം. അതിനോട് കീദൃശ സാമാന്യം, എന്ത് തരത്തിലുള്ള സമാനതയാണ് നിങ്ങൾ കാണുന്നത്? ഇത് രണ്ടും ഒന്നാ പറഞ്ഞിരിക്കുന്നു. സന്യാസം തന്നെയാണ് യോഗം എന്ന് പറഞ്ഞു. യോഗം എന്ന് പറഞ്ഞാൽ ഇവിടെ എടുക്കുന്നത് ഗൃഹസ്ഥധർമ്മമായിട്ട്. രണ്ടും എങ്ങനെ ഒന്നാകും? അംഗീകൃത്യ തദ്ഭാവ ഉച്ചതേ ഇത്യപേക്ഷായാം ഇതം ഉച്ചതേ. അതിന് സമാധാനം പറയുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? അസ്ഥി പരമാർത്ഥ സന്യാസേന സാദൃശ്യം കർത്തൃദ്വാരവം കർമ്മയോഗസ്യ. പരമാർത്ഥ സന്യാസം ചതുർത്ഥാശ്രമ സന്യാസവുമായിട്ട് എന്താണ് ഒരു സാദൃശ്യമുണ്ട്. കർത്തൃദ്വാരകം അനുഷ്ഠാതാവിലൂടെ വരുന്ന ഒരു സാദൃശ്യമാണ്. എന്താണത്? വിശദീകരിക്കുന്നു. യോ ഹി പരമാർത്ഥ സന്യാസി സത്യക്ത സർവകർമ്മസാധനതയാ സർവകർമ്മതദ്ഫലവിഷയ സങ്കല്പം പ്രവൃത്തി ഹേതു കാമകാരണം സന്യസതി. യോ ഹി പരമാർത്ഥ സന്യാസി ചതുർത്ഥാശ്രമയെ കുറിച്ച് പറയുന്നു. പരമാർത്ഥ സന്യാസി സത്യക്ത സർവകർമ്മസാധനതയാ, അയാൾ കർമ്മത്തെ സാധനങ്ങളെല്ലാം ത്യജിച്ചു. സർവകർമ്മ തദ്ഫല വിഷയം സങ്കല്പം, സർവകർമ്മ അതിന്റെ ഫലത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ. പ്രവൃത്തി ഹേതു കാമകാരണം, പ്രവൃത്തി ഹേതുവായിരിക്കുന്ന കാമം കാരണമായിരിക്കുന്ന ഈ സങ്കല്പങ്ങളെല്ലാം ത്യജിക്കുന്നു ആര്? പരമാർത്ഥ സന്യാസി. അയമപി കർമ്മയോഗി കർമ്മകുർവാണയവ ഫലവിഷയം സങ്കല്പം സന്യസി. ഈ പറയുന്ന കർമ്മയോഗി ഗൃഹസ്ഥൻ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഫലത്തെക്കുറിച്ചുള്ള സങ്കല്പത്തെ ത്യജിക്കുന്നു. അപ്പൊ സന്യാസിയും ഗൃഹസ്ഥനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശങ്കരാചാര്യർ പറയുന്നത് ഗൃഹസ്ഥൻ കർമ്മം ചെയ്യുന്നു, കർമ്മഫലത്തിലുള്ള സങ്കല്പത്തെ ത്യജിക്കുന്നു. സന്യാസിയാണെങ്കിലോ കർമ്മഫലത്തിലുള്ള സന്യാസത്തെയും ത്യജി കർമ്മഫലത്തിലുള്ള സങ്കല്പത്തെ ത്യജിക്കുന്നു, കർമ്മത്തെയും ത്യജിക്കുന്നു. ഇതാണ് വ്യത്യാസം. കർമ്മത്തെയും ബാഹ്യമായി ത്യജിക്കുന്നു, കർമ്മഫലത്തിലുള്ള സങ്കല്പത്തെയും അയാൾ ത്യജിക്കുന്നു. ഇതാണ് ഇവിടെ വ്യത്യാസമായിട്ട് പറയുന്നത്. അപ്പൊ ഇവര് രണ്ടും തമ്മിൽ ഒരു സാമ്യതയുണ്ട്. സമാനത എന്താണ്? സങ്കല്പത്യാഗം. സന്യാസി കർമ്മഫല സങ്കല്പത്തെ ത്യജിച്ചിരിക്കുന്നു, ഗൃഹസ്ഥനും ത്യജിച്ചിരിക്കുന്നു. അപ്പൊ ഒരു സമാനതയുണ്ടല്ലോ, ആ സമാനതയെ സ്വീകരിച്ചുകൊണ്ടാണ് പറയുന്നത് സന്യാസി തന്നെയാണ് യോഗി, യോഗി തന്നെയാണ് സന്യാസി. അതാണ് സിദ്ധാന്തം ആചാര്യസ്വാമി പറയുന്നത്. ഇത്യേതം അർത്ഥം ദർശയനഹസ്മാത് സന്യസ്ത സങ്കല്പോ യസ്മാത് അസന്യസ്ത സങ്കല്പോ അസന്യസ്തോ അപരിത്യക്ത ഫലവിഷയ സങ്കല്പോ അഭിസന്ധരിയേന സോ അസന്യസ്ത സങ്കല്പ കശ്ചന കശ്ചിതവി കർമ്മി യോഗി സമാധാനവാൻ ഭവതി എന്ന സംബോധിത്യർത്ഥം പറയുന്നു. നഹി അസന്യസ്ത സങ്കല്പോ, അടുത്ത് പറയുന്നു, സങ്കല്പങ്ങളെ ത്യജിക്കാത്തവൻ എന്നാണ്. യസ്മാ അസന്യസ്ത സങ്കല്പോ അസന്യസ്തോ അപരിത്യക്ത ഫലവിഷയ ഫലത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ ത്യജിക്കാത്തവൻ സങ്കല്പം അഭിസന്ധിയേന അസന്യസ്ത സങ്കല്പ ഫലത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ ത്യജിക്കാത്തവൻ കശ്ചന കശ്ചിതവി കർമ്മി യോഗി അവനൊരിക്കലും യോഗിയാകുന്നില്ല. സമാധാനവാൻ യോഗം സമാധാനം ചിത്തേകാഗ്രത അതുള്ളവനാകുന്നില്ല എന്ന സംഭവതി. എന്തുകൊണ്ട്? ഫലസങ്കല്പസ്യ ചിത്തവിക്ഷേപഹേതുത്വ. ഗൃഹസ്ഥനിൽ ഫലസങ്കല്പം ഉണ്ടെങ്കിൽ അത് അയാളുടെ ചിത്തവിക്ഷേപത്തിന് കാരണമായി തീരും. അപ്പൊ ഗൃഹസ്ഥൻ യോഗിയാകണമെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ കർമ്മഫലത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ത്യജിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ ഗൃഹസ്ഥന് കർമാനുഷ്ഠാനമുണ്ടെങ്കിലും അവിടെ കർമ്മഫലത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ അയാൾ ഉപേക്ഷിച്ചിരിക്കുന്നു. പരമാർത്ഥ സന്യാസിയാണെങ്കിലോ കർമ്മഫല സങ്കല്പത്തെ ഉപേക്ഷിച്ച് കർമ്മത്തെ ഉപേക്ഷിച്ചു. അപ്പൊ ത്യാഗം എന്ന് പറയുന്ന സമാനത രണ്ടുപേരിലും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ രണ്ടിനെയും ഒന്നാക്കി പറഞ്ഞിരിക്കുകയാണ്. മുഖ്യമായ അർത്ഥത്തിലല്ല, പരമാർത്ഥത്തിൽ ഗാർഹസ്ഥ്യം വേറെയാണ്, സന്യാസം വേറെയാണ്. അതാണ് ഇവിടെ ഭാഷ്യകാരന്റെ സിദ്ധാന്തം. തസ്മാദിഹ കശ്ചന കർമ്മി സന്യസ്ത ഫലസങ്കല്പോ ഭവേ സയോഗി സമാധാനവാൻ അവിക്ഷിപ്ത ചിത്തോ ഭവേത്. അതുകൊണ്ടെന്നാണ് ഏതെങ്കിലും ഒരു കർമ്മി ഗൃഹസ്ഥൻ സന്യസ്ത ഫലസങ്കല്പോ ഭവേതവൻ കർമ്മഫല ത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഉപേക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അവൻ യോഗിയാണ്, സമാധാനവാനാണെന്ന് വെച്ചാൽ ചിത്ത സമാധാനം വിക്ഷേപമില്ലാത്തവനാണ്. വിക്ഷിപ്ത ചിത്തോ അവിക്ഷിപ്ത ചിത്തോ, അവന് വിക്ഷിപ്ത ചിത്തനല്ല. ചിത്തവിക്ഷേപഹേതുഃ ഫലസങ്കല്പസ്യ സന്നിഷ്ഠത്വാ ഇത്യഭിപ്രായ. ചിത്തവിക്ഷേപത്തിന് ഹേതുവായിരിക്കുന്ന ഫലസങ്കല്പത്തെ അവൻ തിരിച്ചിരിക്കുന്നു. ഇപ്പൊ ഗൃഹസ്ഥനും സന്യാസിയും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് എങ്ങനെയാണ്? ഗൃഹസ്ഥൻ കർമ്മം അനുഷ്ഠിക്കുന്നു, പക്ഷെ കർമ്മഫല സങ്കല്പത്തെ ത്യജിച്ചിരിക്കുന്നു ആണ് ഗൃഹസ്ഥൻ. സന്യാസിയാണെങ്കിലോ ചതുർത്ഥാശ്രമി, അത് കർമ്മത്തെയും ത്യജിച്ചു കർമ്മഫല സങ്കല്പത്തെയും ത്യജിച്ചു. അതുകൊണ്ട് രണ്ടും രണ്ടാണ് സന്യസിത്വാദിക്ക് അഭിപ്രായം. അപ്പോൾ അതിൽ ശങ്കരാചാര്യർ പറയുന്നത് എന്താണ്? അങ്ങനെ കർമ്മഫല സങ്കല്പത്തെ ത്യജിച്ച ഗൃഹസ്ഥന് തത്വജ്ഞാനവും മോക്ഷവും ഉണ്ടാകണമെങ്കിൽ അയാൾ ആ കർമ്മത്തെ കൂടെ ത്യജിക്കണം, സന്യാസിയാകണം. അത് കഴിഞ്ഞ് തത്വജ്ഞാനവും മോക്ഷവും ഉണ്ടാകും എന്ന് പറയും. അപ്പൊ ചോദിക്കും, ചില അങ്ങനെയാണെങ്കിൽ പിന്നെ ജനകനും അതുപോലെ, അത് ചില അപൂർവം ചില ആൾക്കാരാണ്. അതൊന്നും സാധാരണ മനുഷ്യർക്ക് അത് പറ്റത്തില്ല, സാധാരണ ഒരുത്തൻ പ്രത്യേകിച്ചേ പറ്റും. ഏവം പരമാർത്ഥ സന്യാസ കർമ്മയോഗയോഹോ കർത്തൃദ്വാരകം സന്യാസ സാമാന്യപേക്ഷ എം സന്യാസം ഇതി പ്രാഹുർ യോഗം തം വിധി വേണ്ട. അതുകൊണ്ട് ഈ പരമാർത്ഥ സന്യാസവും കർമ്മയോഗവും രണ്ടിനെയും ഒന്നാക്കി എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറയുന്നു, കർത്തൃദ്വാരകം സന്യാസ സാമാന്യം, രണ്ടുപേരിലും ഉണ്ട് സന്യാസം. അനുഷ്ഠിക്കുന്നവരിലൂടെ സന്യാസം രണ്ടുപേരിലും ഉണ്ട്. എന്താണ്? ഗൃഹസ്ഥൻ കർമ്മഫല സന്യാസം, സങ്കല്പ സന്യാസം. ചതുർത്ഥാശ്രമിയാണെങ്കിലോ കർമ്മത്തെയും ഫലേച്ഛയും തിരിച്ചിരിക്കുന്നു. അപ്പോൾ ആ സന്യാസത്തിൽ രണ്ടുപേരിലും സാമാന്യം. അതുകൊണ്ട് പറഞ്ഞു എന്താണ്? ഇന്ന് സന്യാസം ഇനി പ്രാഹുർ യോഗം തമ്മിധി വേണ്ട. അതുകൊണ്ട് കർമ്മയോഗവും സന്യാസവും ഒന്ന് തന്നെ എന്ന് പറഞ്ഞു എന്നാണ്. ഇത് കർമ്മയോഗസ്യ സ്തുത്യർത്ഥം സന്യാസത്വം ഉക്തം. അതുകൊണ്ട് കർമ്മയോഗിയെ അല്ലെങ്കിൽ കർമ്മയോഗത്തെ, കർമ്മയോഗത്തെ സന്യാസം എന്ന് പറയുകയോ കർമ്മയോഗിയെ സന്യാസി എന്ന് പറയുകയോ ഗൃഹസ്ഥൻ സന്യാസിയാണെന്ന് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് മുഖ്യമായ അർത്ഥത്തിൽ ഒരിക്കലും സ്വീകരിക്കുന്നതിനെയോ കർമ്മയോഗസ്യ സ്തുത്യർത്ഥം, അത് സ്തുതിക്കാൻ വേണ്ടി പറയുകയാണ്. അയാളിലും ത്യാഗമുണ്ടല്ലോ എന്ന് പറയാൻ വേണ്ടിയിട്ട്, ഗൃഹസ്ഥനും ത്യാഗം കാണുന്നുണ്ടല്ലോ എന്ന് പറയാൻ വേണ്ടി സന്യാസത്വം ഉക്തം സ്തുതിപരമായി പറഞ്ഞിരിക്കുകയാണ്. അത് മുഖ്യമായ അർത്ഥത്തിൽ എടുക്കരുത്. അതുകൊണ്ട് സന്യാസി എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ, ആരാണ്? കർമ്മഫല സങ്കല്പത്തെയും കർമ്മത്തെയും ത്യജിച്ചവൻ, അവൻ മാത്രമേ സന്യാസിയാകുന്നുള്ളൂ, മറ്റയാൾ ഗൃഹഗ്രഹനാണ് എന്നാണ് ഭാഷ്യകാരന്റെ വ്യാഖ്യാനം. ഇവിടെ തന്റെ ആ ആശയത്തെ ഇവിടെ വളരെ സ്പഷ്ടമായി പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ്. യം സന്യാസമിതി പ്രാഹുഃ യോഗം തം വിദ്ധി പാണ്ഡവ നശ്യ സന്യസ്ത സങ്കല്പോ യോഗി ഭവതി കരി കരി കരി. ഇനി അണ്ണി അണ്ണി ശരിക്കും സന്യാസം പറയ പറയ പറയ. ആരാരോർ മുനിയോഗം സന്ദേശങ്ങളൊക്കെ പറയുന്ന സന്ദർഭം, കാരണം ഒരാൾ സന്യാസം വരുന്ന ഒരാളെ നിന്ന് പിന്തിരിപ്പിക്കേണ്ടിട്ടാ പറയും. അത് പറഞ്ഞു, മനസ്സിന്റെ ആഗ്രഹമാണ് സന്യാസം. പക്ഷെ യോഗ് അനധികത്തില്ല. അതുകൊണ്ട് പറയുന്നത് എന്താണോ, സന്യാസി തന്നെയാണ് യോഗി. നീ കർമ്മം ചെയ്താലും നീ സന്യാസി തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് നീ ഇപ്പോ എന്നാ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല എന്നങ്ങനെ ഉപദേശിക്കുന്ന എന്തുകൊണ്ട്? അവിടെ ഉപദേഷ്ടാവ് കാണുന്നത് സന്യാസത്തിന്റെ മഹത്വമോ അല്ലെങ്കിൽ കർമ്മയോഗത്തിന്റെ മഹത്വം മാത്രമല്ല, മറിച്ച് വ്യക്തിയുടെ യോഗ്യത കൂടെയാണ്. വ്യക്തി അതിന് പ്രാപ്തനാണോ സന്നദ്ധനാണോ? ഈ താത്കാലിക വൈരാഗ്യം അല്ലെങ്കിൽ ശ്മശാന വൈരാഗ്യം എന്ന് പറയും. അപ്പോ അത്തരം വൈരാഗ്യം ഒരിക്കലും സന്യാസത്തിന് പറ്റിയതല്ല. ഒരാൾ സന്യാസത്തിലേക്ക് പോവുകയാണെങ്കിൽ, സന്യാസ മാർഗത്തിൽ പോവുകയാണെങ്കിൽ, സ്വയം നല്ലവണ്ണം അയാളുടെ സംസ്കാരത്തെ മനസ്സിലാക്കി തനിക്കിത് തെറ്റാകുന്നതാണോ എന്ന് ശരിക്കും ചിന്തിച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് പോകാവൂ. അതാണ് ഈ സന്ദർഭത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഗർഭസ്ഥത്തിൽ തന്നെ ഇരിക്കുക, അതിനെ തന്നെ സന്യാസമായി സ്വീകരിച്ചോളുക. അല്ലാതെ സന്യാസം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രലോഭനമാകരുത് എന്നർത്ഥം. സന്യാസിമാർക്ക് ഒരുപാട് ബഹുമാനവും ആദരവും പൂജയും എല്ലാം കിട്ടുന്നത് കൊണ്ട് ചിലപ്പോൾ മനുഷ്യന് മനസ്സിന് അതിലൊരു ആകർഷണം തോന്നും. എന്നാ പിന്നെ സന്യാസി ആയിക്കളയാം. കാരണം ലോകത്തിന്റെ അംഗീകാരവും ബഹുമാനവും ആദരവും ഒക്കെ കിട്ടും എന്നുള്ള ഒരു പ്രലോഭനം കൊണ്ട് സന്യാസത്തിലേക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും വൈഷമ്യം കൊണ്ട്, ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ വയ്യാത്ത വൈഷമ്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്നുള്ള താൽക്കാലികമായ രക്ഷപ്പെടൽ അർജുനൻ ചെയ്തതുപോലെ. രണ്ടു തരത്തിലാണ്, ഒന്ന് ആൾക്കാർ സന്യാസത്തിലേക്ക് വരുന്നത് എന്തെങ്കിലും വലിയ വൈഷമ്യങ്ങൾ വരുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് സന്യാസത്തിലേക്ക് പോകുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. വൈഷമ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കണം. പരിഹരിക്കുന്ന സന്യാസം അതിന് പരിഹാരമല്ല. സന്യാസം കൊണ്ട് അത് പരിഹരിക്കാൻ പറ്റത്തില്ല. സന്യാസത്തിൽ പുതിയ വൈഷമ്യങ്ങൾ വരത്തേ ഉള്ളൂ. വൈഷമ്യങ്ങളെ പരിഹരിക്കുന്നതിന് സന്യാസം ഒരിക്കലും മറുമരുന്നല്ല. പിന്നെ മറ്റു വരുന്നത് പ്രലോഭനമാണ്. അങ്ങനെ സന്യാസത്തിന് ഒരുപാട് അംഗീകാരവും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകും. എന്നാൽ പിന്നെ അത് രണ്ടും സന്യാസത്തിന്റെ ഉപായങ്ങളെല്ലാം മറിച്ച് ഈ സന്ദർഭത്തിൽ അത് മനസ്സിലാക്കി തരുന്നതാണ്. സന്യാസം എന്ന് പറയുന്നത് സന്യാസത്തിനായി ജനിക്കുന്നവന് മാത്രമേ പറ്റൂ, അല്ലാത്തവന് സന്യാസം പറ്റത്തില്ല. ഒരുത്തിന് അവൻ സന്യാസത്തിനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അവന് സന്യാസിയെ ജീവിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അവനൊരിക്കലും സന്യാസം സാധ്യമേ അല്ല. സന്യാസം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് ഇത് സന്യാസത്തിന് മാത്രമല്ല ഗൃഹസ്ഥാശ്രമത്തിനും ഇത് ബാധകമാണ്. ഒരാൾ ഇവിടെ പറയുന്നതനുസരിച്ച് ധാർമ്മികമായ നിയമം അനുസരിച്ച് സന്യാസി അല്ലാത്തവരെല്ലാം ഗൃഹസ്ഥാശ്രമിയല്ല, വിവാഹം കഴിച്ച് ജീവിക്കുന്നവരെല്ലാം ഗൃഹസ്ഥാശ്രമിയല്ല, അതിന്റെ ധർമ്മം ശീലിക്കുന്നവൻ മാത്രമേ ഉള്ളൂ. അപ്പോ വിവാഹിതനായി ഗൃഹസ്ഥധർമ്മം സ്വീകരിക്കാതെ പോകുന്നു, സന്യാസിയായി സന്യാസിയുടെ ധർമ്മത്തിൽ തുടരാൻ കഴിയുന്നില്ല. ഇവരെല്ലാം ഉഭയപ്രശ്നന്മാരാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ലോകത്ത് നോക്കുമ്പോൾ എന്താണ്, ഗൃഹസ്ഥാശ്രമിയും വളരെ വിരളമാണ്, സന്യാസിയും എപ്പോഴും വിരളമായിരിക്കും. അപ്പോൾ അത് രണ്ടു കൂട്ടർക്കും ഇത് തുല്യമാണ്. ഗൃഹസ്ഥാശ്രമി പറയുന്നു, ഇനി ഞാനും സന്യാസിക്കൊപ്പമാണ്, സങ്കല്പത്തെ സന്യസിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഗൃഹസ്ഥധർമ്മങ്ങളെല്ലാം ശരിക്കും പരിപാലിച്ച് സന്യാസ മനസ്സുകൊണ്ട് സന്യസിച്ച് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുക സന്യാസത്തെപ്പോലെ തന്നെ കഠിനമാണ്, പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗൃഹസ്ഥാശ്രമിയും വിരളമാണ്. സ്വാഭാവികമായിട്ടും സന്യാസം എന്ന് പറയുന്നത് കഠിനപ്രദമാണ്, അതും വിരളമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് എന്താണ്, ഏതാണോ അവനവന്റെ സംസ്കാരത്തിന് യോജിച്ച് ആ ധർമ്മത്തെ സ്വീകരിക്കുക, ആ ധർമ്മത്തെ അനുഷ്ഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ സന്യാസം, പരമാർത്ഥ സന്യാസം എന്ന് പറയുന്ന ഒന്നുണ്ട്. ശങ്കരാചാര്യർ പറയുന്ന പരമാർത്ഥ സന്യാസം, അതിവിടെ ഭഗവാനും പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു പരമാർത്ഥ സന്യാസത്തിലേക്ക് പോകണമെങ്കിൽ എന്താണ്, കർമ്മ കാരണം ഉച്ചത്, കർമ്മം കൂടാതെ സാധ്യമല്ല എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഈ ശാസ്ത്രം കാണിച്ചു തരുന്നതായ രണ്ട്, ഒന്ന് ഗൃഹസ്ഥധർമ്മം, മറ്റൊന്ന് സന്യാസധർമ്മം, ഇത് രണ്ടും നമുക്കിന്ന് ശാസ്ത്രത്തിൽ മാത്രം കാണാൻ കഴിയുന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ സന്യാസിമാരോ, അവർ ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ചവരും സന്യാസത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നവരുമാണ്. സന്യാസത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ സർവകർമ്മ പരിത്യാഗത്തിന്റെ മാർഗത്തിലല്ല, കർമ്മത്തിന്റെ മാർഗത്തിലാണ് സന്യാസി നിൽക്കുന്നത്. അപ്പോൾ ആ സർവകർമ്മ സന്യാസത്തിലേക്ക് വേണ്ടി അയാൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗൃഹസ്ഥധർമ്മത്തെ ഉപേക്ഷിച്ചിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സന്യാസം എന്ന് പറയുമ്പോൾ അത് ഗൗണസന്യാസമാണ്. ശങ്കരാചാര്യർ പറയുന്ന പരമാർത്ഥ സന്യാസമല്ല എന്ന് നമ്മൾ കാണുന്നു. സന്യാസം ഗൗണസന്യാസമാണ്. അന്ന് സന്യാസിയും സന്യാസത്തെ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ സന്യാസി വിചാരിക്കുന്ന കേമനാണ്, എല്ലാം തികഞ്ഞവനാണെന്ന് വിചാരിച്ചു. എല്ലാം തികഞ്ഞവന് പിന്നെ ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം തികഞ്ഞങ്ങനെ ഇരിക്കാനേ പറ്റും. ഭിക്ഷാടനം പോലും ഇന്നത്തെ കാലത്ത് സാധ്യമല്ല, നിയമം പോലും നിരോധിച്ചിരിക്കുന്നതാണ്. പിന്നെ എതിർച്ചാ ലാഭത്തിൽ കഴിയണം, ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് തന്നാൽ അത് വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കണം, അത് ആരെങ്കിലും കൊണ്ട് തരത്തക്ക സൗകര്യത്തിൽ പോയി ഇരുന്ന് കൊടുക്കാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിച്ചോളാം എന്നാ പിന്നെ അതാണ് കുറച്ചുകൂടെ സൗകര്യം, കിട്ടുന്ന സൗകര്യത്തിൽ പോയിരിക്കുക എന്താണ്, അതും പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ്, അയാള് പരിപ്രാജകനാണ്, സർവം പരിത്യജ്യ വ്രജതി എന്നാണ്. എല്ലാം ഉപേക്ഷിച്ച് സഞ്ചരിക്കുന്നവനും ആയിരിക്കണം. അപ്പോ നമുക്ക് ആൾക്കാരുടെ ഭക്തന്മാർ കാണത്തക്ക രീതിയിൽ എവിടെയെങ്കിലും പോയിരിക്കാൻ പറ്റത്തില്ല, ആരെങ്കിലും കൊണ്ടുതരുമെന്ന് വിചാരിച്ച് എന്നിട്ട് എതിർച്ചാലാകും, അങ്ങനെയും സമാധാനിക്കാൻ പറ്റത്തില്ല. എല്ലാം ഉപേക്ഷിച്ച് സഞ്ചരിക്കുമ്പോൾ അപരിചിതമായ ദേശങ്ങളിൽ എന്ന് തന്നെ പറയുന്നത് എന്താണ്, അപരിചിതമായ ദേശത്ത് അപരിചിതമായ ജനങ്ങളുടെ ഇടയ്ക്ക് സഞ്ചരിക്കണമെന്നാണ്, ആരും തിരിച്ചറിയാതെ സഞ്ചരിക്കണമെന്നും പറയുന്നത്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന അന്നം കൊണ്ട് തൃപ്തനായി സഞ്ചരിക്കണം. അങ്ങനെയുള്ള സന്യാസം, അതാണ് പരമാർത്ഥ സന്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഇന്നത്തെ കാലദേശത്തൊന്നും പറ്റത്തുമില്ല, അതിന് പറ്റിയ ആൾക്കാർ ഒട്ടില്ലതാണ്. അപ്പോൾ ഈ ഒരുപാട് പേര് സന്യാസിമാര് കറങ്ങി നടക്കുന്നവരുണ്ട്, പക്ഷെ അവർ കറങ്ങി നടക്കുന്ന ഇവിടെ പോയാൽ താമസിക്കാൻ സ്ഥലം കിട്ടും, ഇവിടെ പോയാൽ അടുത്ത ഭക്ഷണം കിട്ടും, ഇവിടെ പോയാൽ ദക്ഷിണ കിട്ടും, അങ്ങനെയുള്ള ചിന്ത മനസ്സിൽ വെച്ചും കൊണ്ടാണ് കറങ്ങി നടക്കുന്നത്. അപ്പം അത് പരമാർത്ഥ സന്യാസം, അറിഞ്ഞിട്ട് ചുറ്റി നടക്കുന്നത് കണ്ടിട്ട് എന്നാ താനും ചുറ്റിക്കളയാം, ഇതാണല്ലോ പരമാർത്ഥ സന്യാസം എന്ന് വിചാരിച്ച് ചാടി പുറപ്പെട്ടാലും വിശക്കുമ്പം ഉടൻ ചിന്തിക്കും, അടുത്ത് എവിടെ ചെന്ന, അടുത്ത് എവിടെ ആശ്രമമുള്ളത്, എവിടെ ചെന്നാൽ ഭക്ഷണം കിട്ടും, അത് ചിന്തിക്കും. അതുമാത്രമല്ല ഇന്നത്തെ കാലത്ത് വേറെ വലിയൊരു അപകടം കൂടിയുണ്ട്, ചുറ്റി നടക്കുന്നവരെയൊക്കെ പിടിച്ച് ആൾക്കാർ കിഡ്നി എടുത്ത് വിറ്റ് കളയും, കിഡ്നി കച്ചവടം നടക്കുന്നു. അങ്ങനെ ഒരുപാട് സന്യാസിമാർ കിഡ്നി നഷ്ടപ്പെട്ടു പോയി വടക്കേന്ത്യയിലൊക്കെ. ഇവിടെ എനിക്ക് ഇവിടെ പന്മനാശ്രമത്തിൽ ഒരാൾ വന്ന് എന്നോട് പറഞ്ഞ, അയാൾ ഒരു കിഡ്നി ബോംബെയിൽ വെച്ച് പിടിച്ചെടുത്ത് ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് അപകടം, അതുകൊണ്ട് പഴയകാലത്തെ പരിവർജനത്തിന് പോയി കഴിഞ്ഞാൽ കാലം മാറിപ്പോയി, അന്ന് നഷ്ടപ്പെടും. വളരെ അപകടം പിടിച്ച കാര്യമാണ് സന്യാസം. അതുകൊണ്ട് ആശ്രമങ്ങളിലെങ്ങാനും അടങ്ങി ഒതുങ്ങി കഴിച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ പോകാം. അടുത്ത് പറയുന്നു എന്താണ്, നാലുരുക്ഷോഹോ മുനേറിയോഗം കർമ്മകാരണം ഉച്ചതി യോഗാരൂഢസ്യ തസ്യ വശം. വളരെ പ്രധാനപ്പെട്ട ഒന്നാണത്. അതായത് മുഖ്യമായ സിദ്ധാന്തത്തെ പറയുകയാണ് അവിടെ. ധ്യാനയോഗസ്യ ഫലനിരപേക്ഷ കർമ്മയോഗോ ബഹിരംഗം സാധനമിതി തം സന്യാസത്വേന സ്തുത്വ അധുന കർമ്മയോഗസ്യ ധ്യാനയോഗ സാധനത്വം ദർശയതി ആരുക്ഷോ. ധ്യാനയോഗസ്യ ഫലനിരപേക്ഷ കർമ്മയോഗോ ബഹിരംഗം സാധനം. ധ്യാനയോഗത്തിന് ഫലനിരപേക്ഷമായ കർമ്മയോഗമാണ് ബഹിരംഗ സാധനം. ഫലനിരപേക്ഷമായ കർമ്മയോഗാനുഷ്ഠാനം ബഹിരംഗ സാധനമാണ്. ഇതി തം സന്യാസത്വേന സ്തുത്വ, അതുകൊണ്ട് അത് തന്നെയാണ് സന്യാസം എന്ന് പറഞ്ഞ് ഭഗവാൻ അതിനെ സ്തുതിച്ചു പറഞ്ഞു. അതിന് അടുത്ത് കർമ്മയോഗസ്യ ധ്യാനയോഗ സാധനം. കർമ്മയോഗം ധ്യാനയോഗത്തിന് സാധനമാണ് എന്നുള്ളതിനൂടെ കാണിക്കുകയാണ്. ആരുരുക്ഷോഹോ ആരുരുക്ഷോഹോ ആരോടും ഇച്ഛതോ അനാരോഢസ്യ ധ്യാനയോഗേ അവസ്ഥാതും അശക്തസ്യവിദ്യ. ഇതാണ് മുഖ്യമായ കാര്യം പറയുന്നത്. ആരുരുക്ഷമായിരിക്കും, ഓരോന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്, അയാൾക്ക് ധ്യാനാരൂഢനാണ്, ധ്യാനനിഷ്ഠനായിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആരുരുക്ഷോഹോ ആരോഢും ഇച്ഛതോ. ആരോഹണം ചെയ്യുന്നതിന് ആഗ്രഹമുണ്ട്, ധ്യാനത്തിന്റെ ഉയർന്ന തലത്തിലേക്ക് ഇരിക്കണം. പ്രജ്ഞാപ്രാസാദം എന്ന് പറയുന്നു, ആ പ്രാസാദത്തിൽ ഇരിക്കണമെന്നയാൾക്ക് ആഗ്രഹമുണ്ട്. അനാരൂഢസ്യ, പക്ഷെ അയാളെങ്കിൽ താഴെയാണ് നിൽക്കുന്നത്, അത് ഉയർന്നപടിയാണ്. ധ്യാനയോഗി അവസ്ഥാതും അശക്തസ്യ, ധ്യാനയോഗത്തിൽ സ്ഥിതി ചെയ്യാൻ കഴിയുന്നില്ല. സാധാരണ ആധ്യാത്മിക മാർഗത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ആരും ഇത് തുറന്ന് സമ്മതിക്കത്തില്ലെങ്കിൽ എന്തുകൊണ്ടാണ്, മനസ്സിൽ ഔത്സ്യം അല്ലെങ്കിൽ താല്പര്യം വരുന്നത് അത് സംസ്കാരമാണ്, പക്ഷെ ചിത്തം വിക്ഷിപ്തമായിരിക്കും. ചിത്തം വിക്ഷിപ്തമാകുമെന്ന് വെച്ചാൽ ധ്യാനത്തിന് ഇരുന്നു കഴിഞ്ഞാൽ മനസ്സ് ഏകാഗ്രമാകത്തില്ല, മനസ്സിൽ സങ്കല്പ വികല്പങ്ങളെല്ലാം ഇങ്ങനെ കാണും. പക്ഷെ അവരുടെ ഉള്ളിൽ സംസ്കാരം ഉണ്ട്. എന്താണ് ആധ്യാത്മിക സംസ്കാരം? ത്യാഗത്തിനുള്ള സംസ്കാരമുണ്ട്, സന്യാസത്തിനുള്ള സംസ്കാരമുണ്ട്. അപ്പോൾ ചിത്തം വിക്ഷിപ്തമാണ്, ചിത്തത്തിന് ശാന്തമായ അവസ്ഥ അത് വന്നിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും ബഹിർമുഖമാകും ചിത്തം. ബഹിർമുഖമായ ചിത്തത്തെ അന്തർമുഖമാക്കാൻ ശ്രമിക്കുന്ന ധ്യാനം അത് വിജയിക്കത്തില്ല. എന്തുകൊണ്ടത്? ശാന്തമായ മനസ്സിൽ അല്ലെങ്കിൽ നിരുദ്ധമായ മനസ്സിൽ മാത്രമേ ധ്യാനം സാധ്യമാകൂ. അല്ലാത്ത മനസ്സിൽ ഇവിടെ പറയുന്നതായ സ്വേച്ഛയുള്ള ധ്യാനം സാധ്യമാകത്തില്ല, വിഷയധ്യാനം മാത്രമേ സാധ്യമാകൂ. എന്നുവെച്ചാൽ മനസ്സ് എവിടെ പോയി ധ്യാനിക്കുന്നോ അവിടെ പോയി ധ്യാനിക്കും. മനസ്സിനെ കൊണ്ടുപോയി ധ്യാനിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? മനസ്സ് വിക്ഷിപ്തമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ധ്യാനയോഗേ അവസ്ഥാദവശക്തസ്യ, ധ്യാനയോഗത്തിൽ ഇരിക്കുന്നതിന് അശക്തൻ. അപ്പൊ ചിലർ ചോദിക്കും, അങ്ങനെയല്ല, മണിക്കൂറുകളോളം ഇരുന്ന് ധ്യാനിച്ചു കഴിഞ്ഞാലോ? ഇനി ധ്യാനം ശരിയാകുന്നില്ല, മനസ്സ് വിക്ഷിപ്തമാകുന്നു. കുറെ മണിക്കൂറോളം ഇരുന്ന് ധ്യാനിച്ചു കഴിഞ്ഞാലോ? കുറെ മണിക്കൂറോളം ഇരുന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റിക് ഷുഗർ, അത് വരും. ശരീരത്തിന് വ്യായാമം ഇല്ലാത്തവർ അതുകൊണ്ട് അത് വരും. അതിൽ കവിഞ്ഞൊന്നും വരത്തില്ല. എന്നുവെച്ചാൽ മനസ്സ് വിക്ഷിപ്തമായി തന്നെ ഇരിക്കും. പിന്നെ എന്ത് ചെയ്യണം? അതാണ് അടുത്ത് പറയുന്നത്. കസ്യ ആരുക്ഷോഹോ ആരുക്ഷോന് മുനേഹെ കർമ്മഫല സന്യാസിന. അവൻ കർമ്മഫല ഇച്ഛ അവൻ തിരിച്ച് എന്താണോ ആരുക്ഷമായി മുനിയായിരിക്കുന്നു, യോഗ്യനാണ്. പക്ഷെ അവൻ അവനെ തിരിച്ചറിയുന്നു താൻ എന്താണ് ചെയ്യേണ്ടത്. കുത്തിയിരുന്ന് ധ്യാനിച്ചിട്ട് കാര്യമില്ല. കിം ആരുക്ഷോഹോ, യോഗം കർമ്മ കാരണം സാധനം വെച്ചത്. അവന് സാധനമായിരിക്കുന്നത് കർമ്മമാണ്, അവൻ കർമ്മം ചെയ്യുന്നു. യോഗം, യോഗം എന്ന് വെച്ചാൽ ഇവിടെ കർമ്മമാണ്, അതാണ് കാരണം. ആരുരുക്ഷമായിരിക്കുന്നവൻ മനസ്സ് വിക്ഷിപ്തമാണ്, മോഠനാണെങ്കിൽ പിന്നെ ഇതിന് താല്പര്യം വരത്തില്ല. അവൻ അവന്റെ ലൗകികമായ കാര്യങ്ങളുമായി പോകും, അവൻ ആധ്യാത്മികമായ താല്പര്യം വരത്തില്ല. വിക്ഷിപ്ത ചിത്തന് ആധ്യാത്മികമായ താല്പര്യം വരാം, അവന്റെ ആധ്യാത്മിക സംസ്കാരം കാണും, അവൻ യോഗമാർഗത്തിൽ പ്രവർത്തിച്ചെന്ന് വരാം. പക്ഷെ അവന് മനസ്സിന് ഏകാഗ്രത വരണമെങ്കിൽ യോഗം കർമ്മ കാരണം ഇച്ഛത, യോഗം കർമ്മം അനുഷ്ഠിച്ചേ തീരൂ. കർമ്മഫല സങ്കല്പങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് കർമ്മം ചെയ്യണം. അപ്പോ ഒരു ചോദ്യം വരും, ഒരുത്തൻ കർമ്മഫലത്തിലുള്ള ആഗ്രഹം, കർമ്മഫലം വേണ്ട, അവൻ കർമ്മം ചെയ്യുകയും വേണം. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അവൻ എന്തിനാ ഗൃഹസ്ഥാശ്രമം? കാരണം ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്ന് കർമ്മം ചെയ്യണമെങ്കിൽ അവന് അവൻ്റെതായ താല്പര്യങ്ങളുണ്ടായിരിക്കും. കുടുംബത്തെക്കുറിച്ചുള്ള താല്പര്യം അതൊക്കെ വേണം. അപ്പോൾ അവന് അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നുമില്ല. എന്നാൽ ധ്യാനിക്കുന്നതിന് മനസ്സ് ഏകാഗ്രത കിട്ടുന്നതുമില്ല. അപ്പോൾ അവൻ പിന്നെ എന്ത് ചെയ്യുന്നു? കർമ്മരംഗത്ത് തന്നെ നിൽക്കേണ്ടി വരുന്നു. അങ്ങനെ വരുന്നതാണ് ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അവന് അവന്റെ സങ്കല്പങ്ങൾ, ചിത്തം വിക്ഷിപ്തമായിരിക്കുന്നു. ഗാർഹസ്ഥ്യത്തിൽ അവന് അഭിരുചിയില്ല, താല്പര്യമില്ല. ധ്യാനിച്ചാൽ മനസ്സിന് ഏകാഗ്രത കിട്ടത്തില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സന്യാസം. നമ്മളിന്ന് കാണുന്ന സന്യാസം അത്തരമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സന്യാസിമാരാരും, നമ്മൾ യോഗ്യന്മാരാണ്, ശ്രേഷ്ഠന്മാരാണ്, ഗൃഹസ്ഥനെക്കാളും, അങ്ങനെ ചിന്തിച്ചുകളായിരുന്നു. നമ്മൾ യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണ് തൽക്കാലം സന്യാസിമാരായി തുടരുന്നത് എന്നാണ്, എന്നുള്ള തിരിച്ചറിവാണ് സന്യാസിമാർക്ക് വേണ്ടത്. യോഗം കർമ്മ കാരണം സാധനം വെച്ചതേ, അവരുടെ സാധനം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സാധനം, ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് എന്താണ്? കർമ്മമാണ് എന്നാണ്. യോഗാരൂഢസ്യ പുനഃ തസ്യേവ സമുപശമ സർവകർമ്മഭ്യോ നിവൃത്തി കാരണം. അവൻ യോഗാരൂഢനായി കഴിഞ്ഞാൽ, അവൻ യോഗത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ കർമ്മയോഗത്തിലൂടെ അവന്റെ ചിത്തശുദ്ധിയെ സമ്പാദിച്ച് മനസ്സിന്റെ വിക്ഷേപങ്ങളെല്ലാം ഒതുക്കിക്കഴിഞ്ഞാൽ തസ്യവ ശമ ഉപശമ അവന് സർവകർമ്മഭ്യോ നിവൃത്തി, അവനാകാം സർവകർമ്മ നിവൃത്തിയാകാം. സർവകർമ്മങ്ങളെ അവൻ ഉപേക്ഷിക്കാം, അപ്പോഴേ പറ്റൂ. അല്ലാതെ ഒരാൾ ആശ്രമത്തിൽ വന്നു, ഞാൻ ധ്യാനിക്കാനും ജപിക്കാനും വേണ്ടിയാണ് വന്നത്, മുറ്റപടിക്കാനല്ല എന്ന് പറയുന്നതിന് കാര്യമൊന്നുമില്ല. ആള് ധ്യാനിക്കും ജപിക്കുകയും അതിനായിട്ട് അയാളെ വിട്ടുകഴിഞ്ഞാൽ അയാള് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാനേ പറ്റും, അതി കവിഞ്ഞൊന്നും സാധ്യമാകത്തില്ല. എന്തുകൊണ്ട്? ശമ ഉപശമ സർവകർമ്മഭ്യോ നിവൃത്തി, സർവകർമ്മങ്ങളിൽ നിന്നുള്ള നിവൃത്തി എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് സാധ്യമല്ല. അത്രയും ചിത്തശുദ്ധി വന്നിട്ടുള്ളവനെ പറ്റും, അല്ലാത്തവന് സാധ്യമല്ല. കാരണം യോഗാരൂഢത്വസ്യ സാധനം, അതാണ് യോഗാരൂഢത്വത്തിന്റെ സാധനമെന്ന് പറയുന്നത്. അവൻ സർവകർമ്മ നിവൃത്തനായി ആത്മനിഷ്ഠനായി ജ്ഞാനനിഷ്ഠനായി ഇരിക്കാൻ പറ്റും. മോക്ഷത്തിനത് സാധനമായി തീരും. അത് സർവ്വസാധാരണമല്ല. സർവ്വസാധാരണമായിരിക്കുന്നത് കർമ്മമാർഗം തന്നെയാണ്. ഇപ്പം ഗൃഹസ്ഥനായിരുന്ന് കർമ്മം ചെയ്യുന്നില്ല, പലരും ചോദിക്കും എന്നാൽ പിന്നെ ഗൃഹസ്ഥനായിരുന്ന് കർമ്മം ചെയ്താൽ പോരെ, എന്തിനും ആശ്രമത്തിൽ വന്നിട്ട് കർമ്മം ചെയ്യണം. ഗൃഹസ്ഥനായിരുന്ന് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടിയാകും അത്, അവിടെ അവൻ്റെ കർമ്മമണ്ഡലം ചുരുങ്ങും. സന്യാസ കർമ്മം ചെയ്യുമ്പോൾ എന്തോരം ലോകത്തിന് വേണ്ടി ചെയ്യുന്നു, സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നു, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു. അത് അവൻ്റെ ആത്മശുദ്ധിക്ക് ഉപകരിക്കുന്നു. അതാണ് രണ്ടുപേരും തമ്മിലുള്ള കർമ്മത്തിൻ്റെ വ്യത്യാസം. ഗൃഹസ്ഥനും സന്യാസിക്ക് നിസ്വാർത്ഥമായി ചെയ്യാൻ പറ്റും. തൻ്റേതായ ആർക്കും അവന് തൻ്റെ കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യം സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നു. സമൂഹം തന്നെയാണ് അവൻ്റെ കുടുംബം. അപ്പോൾ അത്തരം നിസ്വാർത്ഥത ഒരിക്കലും ഒരു ഗൃഹസ്ഥന് പറ്റത്തില്ല. എന്തുകൊണ്ട്? ഗൃഹസ്ഥന് സ്വന്തം കുടുംബം നോക്കണം. സ്വന്തം കുടുംബം നോക്കാതെ സമൂഹത്തിന് പ്രവർത്തിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഗൃഹസ്ഥ ധർമ്മത്തിന് ന്യൂനത വരും. അപ്പോൾ സ്വന്തം കുടുംബത്തിന് വേണ്ടി നോക്കേണ്ടി വരും. സന്യാസിക്ക് അങ്ങനെയല്ല, അതില്ലാത്തത് കൊണ്ട് അത് നോക്കേണ്ട കാര്യം ഇല്ല. അവന് സമൂഹത്തിന് വേണ്ടി ചെയ്യാം, നിഷ്കാമമായി കർമ്മം അനുഷ്ഠിക്കാം. സർവകർമ്മഭ്യോ നിവൃത്തി കാരണം യോഗാരൂഢത്വസ്യ സാധനം ഉച്യതെ ഇത്യർത്ഥ. യാവത് യാവത് കർമ്മഭ്യുപരമതേ താവത് താവത് നിരായാസസ്യ ജിതേന്ദ്രിയസ്യ ചിത്തം സമാധീയതെ. ക്രമം പറയുന്നു. യാവത് യാവത് കർമ്മഭ്യുപരമതേ, അങ്ങനെയുള്ള ഒരുവൻ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നു. വാസ്തവത്തിൽ ഒരുവൻ സന്യാസത്തിലേക്ക് വരുന്നതും അവൻ കർമ്മത്യാഗമാണ്. അവിടെയും അവൻ കർമ്മത്തെ തേജിച്ചിരിക്കുകയാണ്. എന്ത് കർമ്മത്തെ തേജിച്ചു? ഗൃഹസ്ഥധർമ്മമാകുന്ന കർമ്മത്തെ തേജിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൃഹസ്ഥധർമ്മമാകുന്ന കർമ്മത്തെ തേജിക്കുന്നതുകൊണ്ട് അത്രയും ചിത്തവിശ്രാന്തി അവന് വരുന്നു. പിന്നീട് അവൻ ചെയ്യുന്ന കർമ്മങ്ങളെന്ന് പറയുന്നത് സത്കർമ്മങ്ങൾ ചെയ്യുന്നു, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. പക്ഷെ അവിടെ സ്വാർത്ഥത ആവശ്യമില്ലാത്ത കർമ്മങ്ങളാണ്. മറ്റങ്ങനെയല്ല, അതിൽ സ്വാർത്ഥത വരും. കുറെ സ്വാർത്ഥത വരാതെ ഗൃഹസ്ഥധർമ്മം അനുഷ്ഠിക്കാൻ പറ്റത്തില്ല. ഇത് സ്വാർത്ഥത ലേശം പോലും ആവശ്യമില്ലാത്ത കർമ്മം. അപ്പോൾ ആ ഗൃഹസ്ഥധർമ്മത്തെ ഉപേക്ഷിക്കുന്നതിലൂടെ ഇവിടെ പറയുന്നത് എന്താണ്? യാവത് യാവത് കർമ്മഭ്യുപരം മതി, അത്തരമുള്ള കർമ്മങ്ങളിൽ നിന്ന് അവൻ വിരമിക്കുമ്പോൾ താവത് താവത്ത് എത്രമാത്രം അവൻ ആ കർമ്മത്തെ ഉപേക്ഷിക്കുന്നു, നിരായാസസ്യ ജിതേന്ദ്രിയസ്യ ചിത്തം സമാധിയതെ, അവൻ നിരായാസത അവൻ അനുഭവപ്പെടുന്നു. കർമ്മങ്ങളുടെ വൈഷമ്യം അവൻ അനുഭവപ്പെടുന്നില്ല. ജിതേന്ദ്രിയനും കൂടിയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ചിത്തം സമാധിയതെ, അവന് ചിത്തേകാഗ്രത ഉണ്ടാകുന്നു. മനസ്സിന് വിക്ഷിപ്തം ആക്കുന്ന ചിന്തകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും മുക്തനായി സത്കർമ്മങ്ങൾ ചെയ്ത് സ്വാർത്ഥത ചിന്തിക്കാതെ, അഹംഭാവം വിചാരിക്കാതെ, രാഗദ്വേഷങ്ങൾ പരസ്പരം വെച്ച് പുലർത്താതെ ഒരുവൻ ഒരു സന്യാസിക്ക് യോജിച്ച പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ എന്തുവരും? ചിത്തസമാധിയതെ, അവന് ധ്യാനിക്കാൻ പറ്റും. അവന് ചിത്തസമാധാനം ഉണ്ടാകും, അല്ലാത്തവന് സാധ്യമല്ല. തഥാ സതി സജ്ജടിതി യോഗാരൂഢോ ഭവതി, അങ്ങനെയാണെങ്കിൽ എന്തുവരും? അവന് ജടിതി ശീഘ്രം തന്നെ പെട്ടെന്ന് തന്നെ അവന് യോഗാരൂഢൻ ആകാൻ കഴിയും, യോഗനിഷ്ഠനാകാൻ കഴിയും. തഥാ ചോക്തം വ്യാസേന, ഇക്കാര്യം വ്യാസ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മഹാഭാരതത്തിൽ. നൈതാദൃശം ബ്രാഹ്മണ സ്യാസ്തി വിത്തം തഥൈകതാ സമതാ സത്യതാ ച ശീലം സ്ഥിതിർദണ്ഡ നിധാനമാർജവം തദ്തോപരമക്രിയാഭ്യ. ഒരുവൻ എങ്ങനെയാണ് ആ സന്യാസത്തിലേക്ക് പോകുന്നത് എന്ന് പറയുന്നു. ബ്രാഹ്മണസ്യ, ബ്രാഹ്മണന് ഏതാദൃശം വിത്തം നാസ്തി, ഇതിന് തുല്യമായി മറ്റൊരു ധനമില്ല. പുത്രനോ അല്ലെങ്കിൽ പരലോകമോ ഇതൊന്നുമല്ല ബ്രാഹ്മണന്റെ ധനം. ബ്രാഹ്മണന്റെ ധനം എന്താണോ? യഥാ ഏകത, ഏകത്വബോധം അതാണ് ഏകത്വം. അത് വരണം, സർവവും ഏകമാണ് എന്നുള്ള ബോധം അവന് വരണം. എന്താണ് അസ്പൃശ്യത, അനാചാരത, ഇതൊന്നും അവന് പാടില്ല. അതൊന്നും ബ്രാഹ്മണനല്ല, തൊടാൻ പാടില്ല. മറ്റവൻ കുറഞ്ഞവനാണ്, ഞാൻ കൂടിയവനാണ്, ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ബ്രാഹ്മണന് പാടില്ല. ഏകത്വം വേണം, സമത്വം വേണം. അവിടെ പറയുന്നു സമബുദ്ധി വേണം, വ്യവഹാരത്തിൽ അവന് സമത്വം വേണം, എല്ലാവരെയും തുല്യമായി കാണണം. സത്യത, അത് പൊതുവെ പറയുന്ന കാര്യമാണ്. ഏകത്വവും സമത്വം കൂടാതെ അവന് ബ്രാഹ്മണന് സത്യതയും വേണം. ശീലം, സദ്വൃത്തനായിരിക്കണം, സദാചാരനിഷ്ഠനായിരിക്കണം. സ്ഥിതി, അവൻ സ്ഥിരതയുള്ളവനായിരിക്കണം. അവന്റെ മാർഗത്തിൽ അവൻ ഉറച്ച് നിൽക്കുന്നവനായിരിക്കണം. ദണ്ഡനിധാനം, ദണ്ഡത്തെ ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ അവൻ അഹിംസാവ്രതത്തെ ശീലിക്കുന്നവനായിരിക്കണം. അഹിംസ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മനസ്സുകൊണ്ടും ആരെയും ഉപദ്രവിക്കാത്തവനായിരിക്കും. അതാണ് ദണ്ഡനിധാനം. വാക് പാരുഷ്യം, വാക്കിന്റെ പരിഷത, അത് ഉപേക്ഷിക്കുക. അത് അഹിംസയുടെ ഭാഗമാണ്. മൃദു ഭാഷണം, മൃദുവായി പറയുക. പിന്നെ അതുപോലെ പ്രവൃത്തി, എന്താണ് ഹിംസാത്മകമായ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുന്ന, പ്രാണികളെ കൊല്ലാതിരിക്കുക, അതെല്ലാം നല്ല നിധാനത്തിൽ വരുന്നു. അത് ദണ്ഡം എന്ന് പറയുന്ന എന്താണ്, മറ്റുള്ളവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇതാണ്. അവനെന്താണോ, അവനാരെയും ശിക്ഷിക്കുന്നില്ല. അവൻ പൂർണ്ണമായും അഹിംസയുടെ, അവൻ മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. അതുകൊണ്ട് അഹിംസയെ സ്വീകരിച്ചിരിക്കുന്നു. ആർജവം, കാപട്യങ്ങൾ പാടില്ല, ജാടകൾ പാടില്ല, ആർജവം വേണം. എല്ലാത്തിനും നേർമ്മയുണ്ടായിരിക്കണം. ലോകത്തിന്റെ മുമ്പിൽ താൻ കർത്തൃവുമായിട്ടൊന്നും ഭാവിക്കാൻ പാടില്ല. ഇല്ലാത്ത ആധ്യാത്മികത ഉണ്ടെന്ന് ഭാവിക്കരുത്, ഇല്ലാത്ത സിദ്ധികൾ ഉണ്ടെന്ന് ഭാവിക്കരുത്. ഇതൊക്കെ അനാർജവമാണ്, ഒന്നും പാടില്ല, ആർജവമായിരിക്കണം. തദ്തദശ്ച ഉപരമക്രിയാഭ്യാ, എന്നിട്ട് ഓരോരോ കർമ്മങ്ങളിൽ നിന്നും തദ്തദശ്ച ഗൃഹസ്ഥാശ്രമം, അതുപോലെയുള്ള ധർമ്മങ്ങളിൽ നിന്ന് ക്രമേണ വിട്ടുവരണം. ഉപരമക്രിയാഭ്യാ, ഈ ശീലങ്ങളോടുകൂടി. ഇത് ഗൃഹസ്ഥനായിരിക്കുന്ന ഒരു ബ്രാഹ്മണനും ഈ പറയുന്ന യോഗ്യതകളൊക്കെ ഉള്ള ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ആ അർത്ഥമേ ഉള്ളൂ. അല്ലാതെ നൂലിട്ടവൻ ത്രെഡഡ് വെറൈറ്റി എന്ന് ഞാൻ ബ്രാഹ്മണൻ എന്ന് പറയുന്നു. അല്ലാതെ ഈ പറയുന്ന ഗുണങ്ങളുള്ളവൻ, അതാണ് ബ്രാഹ്മണൻ. അവൻ ക്രമേണ ഓരോന്നിൽ നിന്നും ഇങ്ങനെ പിന്തിരിഞ്ഞ് പിന്തിരിഞ്ഞ് കർമ്മങ്ങളിൽ നിന്നും ആ ധർമ്മത്തിൽ, ഗൃഹസ്ഥധർമ്മത്തിൽ നിന്നും ക്രിയാഭ്യപരമാണ്. അത് തദ്തദശ എന്ന് പറയുന്നതാണ് ക്രമേണ. അവന്റെ ഓരോ പ്രവൃത്തികളിൽ നിന്ന് അവൻ നിഷിദ്ധ കർമ്മങ്ങളിൽ നിന്ന് വിടണം, കാമ്യകർമ്മങ്ങളിൽ നിന്ന് വിടണം, നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കണം, പിന്നെ അതിൽ നിന്നും വിടണം. അതിൽ നിന്ന് വിട്ട് ക്രമേണ വരുന്ന ഒരു രീതി. അത് ഗൃഹസ്ഥനാകാം, ബ്രഹ്മചാരിക്കാകാം, സന്യാസിക്കുമാകാം. സന്യാസി അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അവൻ മിതത്വം പാലിച്ച് അവനും ക്രമേണ ആ കർമ്മങ്ങളിൽ നിന്നും, സന്യാസി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കർമ്മങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ കർമ്മങ്ങളിൽ മുഴുകിപ്പോവും, കർമ്മം അവനെ ബന്ധിച്ചു കളയും. അപ്പോൾ അവിടെയും അവന് ഉപരമ ആവശ്യമാണ്. കർമ്മങ്ങളിൽ നിന്നും മിതത്വം പാലിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നത് കർമ്മമുക്തിക്ക് വേണ്ടിയിട്ടാണ്, അല്ല കർമ്മബന്ധനത്തിന് വേണ്ടിയിട്ടല്ല എന്ന് തിരിച്ചറിഞ്ഞ് സന്യാസിയും അത്തരം കർമ്മങ്ങളിൽ നിന്ന് അവനും ക്രമേണ മുക്തനായി വരണം. അതാണ് യോഗാരൂഢാവസ്ഥ. അവന്റെ ലക്ഷ്യം മുക്തിയാണെങ്കിൽ ഇതെല്ലാം ക്രമമായിട്ട് അവന് സംഭവിക്കും. സംഭവിച്ചതിനെതിരെ ഈ ഗുണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ, ശീലം, സ്ഥിതി, ദണ്ഡനിധാനം, ആർജവും, ഈ ഗുണങ്ങളെല്ലാം അവനുണ്ടെങ്കിൽ ഇതെല്ലാം സംഭവിക്കും. ഇത് ഭഗവാൻ വ്യാസൻ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇനി ശ്ലോകത്തിൽ നോക്കുക. ആരുരുക്ഷോ മുനേഹി, യോഗാരൂഢനാകാൻ ആഗ്രഹിക്കുന്ന മുനിക്ക് യോഗം കർമ്മ യോഗാത്മകമായ കർമ്മം കാരണമുച്ചതി ആ രൂഢസ്ഥിതിക്ക് കാരണമായി പറയപ്പെടുന്നു. യോഗാരൂഢനായ യോഗാരൂഢസ്യ തസ്യ അവന് തന്നെ തസ്യ ഏവാന്ന് പറയുന്നു. ഇത് ഒരു വ്യക്തി തന്നെ സംഭവിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഏവാന്ന് പറയുന്നത്. യോഗാരൂഢനായ അവന് തന്നെ ശമ സർവകർമ്മ സന്യാസം കാരണമിച്ചത് മോക്ഷത്തിന് കാരണമായിത്തീരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു വ്യക്തിയുടെ, ഈ ശ്ലോകത്തിൽ പറയുന്നു ഒരു വ്യക്തിയുടെ ക്രമികമായിട്ടുള്ള പരിണാമത്തെ കാണിക്കുകയാണ്. അവൻ ആദ്യം അവൻ കർമ്മങ്ങൾ ചെയ്യുന്നു, കർമ്മം ഈ പറയുന്ന ദൃഷ്ടിയോടുകൂടി ഈ പറയുന്ന ഗുണങ്ങളോടുകൂടി ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് അവൻ്റെ ചിത്തവിക്ഷേപത്തെ ശമിപ്പിക്കുന്നു. അങ്ങനെ ചിത്തവിക്ഷേപം കുറഞ്ഞു വരുന്ന ഒരുവൻ അക്കർമ്മങ്ങളെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ തതസ്ത്വപരം, ഓരോ കർമ്മങ്ങളിൽ നിന്നും അവൻ വിരമിച്ച് അവൻ ധ്യാനനിഷ്ഠനായി ധ്യാനത്തെ ശീലിച്ച് അത് അവൻ്റെ വിക്ഷേപത്തെ അവൻ തിരിച്ചറിഞ്ഞു അവിക്ഷേപം ശമിച്ചു വരുന്നതനുസരിച്ച് അവൻ സർവകർമ്മ സന്യാസത്തെ പ്രാപിച്ച് മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നാണ്. അപ്പോൾ സാധാരണഗതി ആൾക്കാർ ചിന്തിക്കും ഇങ്ങനെയൊക്കെ സമയം കിട്ടുമോ, കാരണം ഇപ്പം ചിത്തം വിക്ഷിപ്തമാണ്, ധ്യാനിക്കുമ്പോൾ മനസ്സിന് ഏകാഗ്രത കിട്ടുന്നില്ല, ഇതെല്ലാം കൂടി ഇപ്പോഴാണ് സാധിക്കുന്നത്, ഇനി ഈ ചിത്തം സമാധാനപ്പെട്ട് ചിത്തം ഏകാഗ്രമായി കർമ്മങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ഇതൊക്കെ എന്നാണ് ഇതൊക്കെ ഒന്ന് ഒടുങ്ങിയിട്ട് മോക്ഷത്തിൽ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് സമാധാനം പറയുന്ന ഇത്തരം ഒരു ആശങ്ക തന്നെയാണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത്. അപ്പോൾ അത്തരം ഒരു ആശങ്ക ഇല്ലാത്തവന് ഈ കാര്യങ്ങളെല്ലാം എളുപ്പം സാധിക്കും. അത്തരം ഒരു ആശങ്ക മനസ്സിൽ നിൽക്കുകയാണെങ്കിൽ, നിലനിർത്തുകയാണെങ്കിൽ, അത്തരം ഒരു ആശങ്ക ഒരാൾ മനസ്സിൽ നിലനിർത്തുകയാണെങ്കിൽ പിന്നെ ഇതിന് ഒരുപാട് ജന്മങ്ങൾ വേണ്ടി വരും. അല്ല, അത്തരം ആശങ്കയുള്ള ഒരാളുടെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകാം, അതിന് അയാൾക്ക് വിട്ടുപോകാൻ കഴിയാമെങ്കിൽ, ആ ആശങ്കയിൽ നിന്ന് അയാൾക്ക് സ്വയം ഒരു വിടുതൽ കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് ആശങ്കയിൽ നിന്ന് മുക്തനാകാൻ കഴിയുമെങ്കിൽ പിന്നെ ഉള്ള കാര്യങ്ങളെല്ലാം വളരെ ശീഘ്രം നടക്കും. ആരൊരുക്ഷോർ മുനേർ യോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്യൈവ ശമഃ കാരണമുച്യതേ.